ശ്രീമദ്ഭഗവത്ഗീത പതിമൂന്നാധ്യായം രണ്ടാം ശ്ലോകം ഭാഷ്യം. നമ്മുടെ ഭാഷ്യത്തെ ചർച്ച ചെയ്യുന്നത് ജ്ഞാതാവും ജ്ഞേയവും തമ്മിലുള്ള ബന്ധം, അതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ജ്ഞാതാവിന് ജ്ഞേയവുമായി എന്തെങ്കിലും ബന്ധം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? ജ്ഞാതാവ് അറിയുന്നവൻ, ക്ഷേത്രജ്ഞൻ താൻ തന്നെ. ഇവിടെ ജ്ഞേയമായിരിക്കുന്നു ക്ഷേത്രം. ക്ഷേത്രം ശരീരമാണ്. എന്നാൽ ഇവിടെ ശരീരം മാത്രമല്ല, ശരീരത്തെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ട്. ശരീരം ജ്ഞേയമാണ്, അത് ജ്ഞാതാവല്ല. ഈ വിഷയത്തിൽ ആർക്കും തർക്കമില്ല. എന്നാൽ ഇവിടെ അവിദ്യ, സുഖദുഃഖങ്ങൾ, സ്ഥൂലമായ ശരീരത്തെക്കാൾ ഈ ജ്ഞാതാവിനോട് അടുത്ത് നിൽക്കുന്നത് കുറച്ചുകൂടി സൂക്ഷ്മമായ കാര്യങ്ങൾ. അനുഭവത്തിൽ അത് ജ്ഞാതാവിന്റെ ധർമ്മമായിട്ടാണ് അനുഭവപ്പെടുന്നത്. അജ്ഞാനത്തെ കുറിച്ച് പറയുമ്പോൾ ജ്ഞാനജ്ഞനാണെന്ന് പറയുന്നു. എന്റെ അജ്ഞാനം എന്ന് പറയാറുണ്ടെങ്കിലും ശരീരത്തെക്കുറിച്ചുള്ള ബോധവും അജ്ഞാനത്തെക്കുറിച്ചുള്ള ബോധവും തമ്മിൽ വ്യത്യാസമുണ്ട്. അല്ല, ശരീരത്തെക്കുറിച്ച്, അതായത് ക്ഷേത്രം, അതിനെക്കുറിച്ച് പറയുമ്പോൾ സാധാരണഗതിയിൽ ഞാൻ ശരീരമെന്ന് പറയാറില്ല, എൻ്റെ ശരീരമെന്ന് പറയാറുണ്ട്. എന്തുകൊണ്ട്? ശരീരം വളരെ സ്പഷ്ടമായിട്ടും അന്യമാണെന്നുള്ള ഒരു ബോധം ഉണ്ട്. എൻ്റേതാണ് എന്നുള്ള രീതിയിൽ ശരീരത്തെക്കുറിച്ച് ഒരന്യത്വ ബോധം അതുണ്ട്. പക്ഷേ അജ്ഞാനത്തെ സംബന്ധിച്ചും മറ്റും അങ്ങനെയല്ല. അവിടെ ഞാൻ അജ്ഞാൻ എന്ന് പറയുന്നു. എന്റെ ഒരു ധർമ്മമായിട്ട് അജ്ഞാനത്തെ കാണുന്നു. അതുപോലെ എന്റെ സുഖം, എന്റെ ദുഃഖം എന്നെല്ലാം പറയുന്ന പോലെ തന്നെ ഞാൻ സുഖിയാണ്, ദുഃഖിയാണ് എന്ന് പറയാറുണ്ട്. ഞാൻ ശരീരി എന്ന് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നവരെ പറയാറുണ്ട്. അതേസമയം ഞാൻ അജ്ഞാനിയാണ് എന്ന് എല്ലാവരും പറയാറുണ്ട്. ഞാൻ സുഖിയാണ്, ഞാൻ ദുഃഖിയാണ് എന്ന് പറയാറുണ്ട്. ഞാൻ സുഖം ദുഃഖം എന്ന് പറയാറില്ല. ഞാൻ അജ്ഞാനം എന്ന് പറയാറില്ല, അജ്ഞാനി എന്നേ പറയാറുള്ളൂ. പക്ഷെ എന്നാലും ശരീര അനുഭവം ഇന്ദ്രിയവേദ്യമായിരിക്കും. ഇന്ദ്രിയങ്ങളിലൂടെ നമുക്ക് ശരീരത്തെ അറിയാൻ കഴിയും. ബാഹ്യമായി അറിയാൻ കഴിയുന്നു. അതുകൊണ്ട് ശരീരത്തെ സംബന്ധിച്ച് അത് അന്യമാണെന്നുള്ള ബോധം സ്പഷ്ടമാണ്. അതുപോലെ അജ്ഞാനം സുഖദുഃഖാദികളെ സംബന്ധിച്ച് അങ്ങനെ ഒരു വ്യക്തതയില്ല. അതുകൊണ്ടാണ് ആ വിഷയത്തെക്കുറിച്ച് ഇവിടെ പ്രത്യേകിച്ച് ചർച്ച ചെയ്യുന്നത്. ഇതെല്ലാം ക്ഷേത്രധർമ്മമാണോ, അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ കൂടിയിൽ വരുന്നതാണോ, അതോ ക്ഷേത്രജ്ഞന്റെ ഭാഗത്താണോ വരുന്നത്? സുഖദുഃഖ അജ്ഞാനം തുടങ്ങിയ അനുഭവങ്ങളെ എടുത്തുകൊണ്ട് ഇതെല്ലാം ക്ഷേത്രജ്ഞന്റെ, ജ്ഞാതാവിന്റെ ഭാഗമായിട്ട് ഇതിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഈ ജ്ഞാതാവ് സംസാരിയാണെന്ന് വരും. ക്ഷേത്രജ്ഞൻ ഈശ്വരനാണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഈശ്വരന് സംസാരിയാണെന്ന് വരും. അപ്പോൾ അതങ്ങനെയല്ല. വാസ്തവത്തിൽ ക്ഷേത്രജ്ഞൻ അല്ലെങ്കിൽ ജ്ഞാതാവുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല എന്നാണ് ഇവിടെ പറയുന്നത്. എന്തുകൊണ്ട്? ഇതെല്ലാം ജ്ഞേയമാണ്. ജ്ഞേയത്തിന് ജ്ഞാതാവുമായി ഒരു തരത്തിലുള്ള ബന്ധവുമില്ല. അതിനുള്ള സംസർഗം എന്ന് പറഞ്ഞിരിക്കുന്നു. സംസർഗം എന്ന് വെച്ചാൽ സംബന്ധം, ബന്ധം, ഒരു ബന്ധവുമില്ല എന്നും. അതൊന്നും ജ്ഞാതാവിലില്ല. അറിയുന്നവനായ ഈ ആത്മാവിന് ഇതൊന്നും തന്നെ ഇല്ല. ഇതെല്ലാം ദൃശ്യമായി ഈ അറിയുന്നവനിൽ നിന്നും വേറിട്ട് നിൽക്കുന്നതാണ്. അറിയുന്നവന്റെ വിശേഷണങ്ങളല്ല, അറിയുന്നവന്റെ ധർമ്മങ്ങളല്ല. അത് ചില കാര്യങ്ങൾ അദ്വൈതത്തിൽ ചില ചർച്ചകൾ വളരെ സൂക്ഷ്മമാകുന്നതുകൊണ്ട് അത് മനസ്സിലാക്കാനും മനസ്സിലാക്കിക്കാനും പ്രയാസമാണ്. അത് വളരെ ഏകാഗ്രമായും സൂക്ഷ്മമായും ചിന്തിച്ചാൽ മാത്രമേ ചില കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ. ചിന്തയുടെ അല്ലെങ്കിൽ ഏകാഗ്രമാകുന്ന മനസ്സിന്റെ പരമാവധിയിലാണ് അവിടെ തത്വപ്രകാശനം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ഭാഗങ്ങൾ നമുക്ക് പലപ്പോഴും ക്ലിഷ്ടമായിട്ട് തോന്നുന്നത്. കാരണം ഭാഷയ്ക്ക് പരിമിതിയുണ്ട്. അതായത് ചിന്തയുടെ ആ സൂക്ഷ്മത ഭാഷയ്ക്ക് അതേപോലെ വെളിപ്പെടുത്താനാകത്തില്ല. എന്നുവെച്ചാൽ മനസ്സ് ചെല്ലുന്നിടത്തെല്ലാം ഭാഷയ്ക്ക് കടന്നു ചെല്ലാൻ പറ്റത്തില്ല. മനസ്സെത്ര ഏകാഗ്രമായും സൂക്ഷ്മവുമായാണോ സഞ്ചരിക്കുന്നത് അതുപോലെ ഭാഷയ്ക്ക് ചെല്ലാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? ഭാഷ കുറച്ചുകൂടി സ്ഥൂലമാണ്. അതുകൊണ്ട് തന്നെ ഭാഷയിലൂടെ ഇത്തരം കാര്യങ്ങളെ, ഇത്തരം ആശയങ്ങളെ വിനിമയം ചെയ്യുമ്പോൾ അത് ശ്രോതാവിനും വക്താവിനും ബുദ്ധിമുട്ട് അനുഭവപ്പെടും, പറയാനും ബോധിക്കാനും ബോധിപ്പിക്കാനും. അതാണ് ഈ ഭാഗത്ത് നമുക്ക് ബുദ്ധിമുട്ടായി തോന്നുന്നത്. പലരും ചിന്തിച്ചു പോകും ഇത്രയൊക്കെ ആവശ്യമുണ്ടോ അദ്വൈതത്തിന് എന്ന് പലരും ചിന്തിച്ചു പോകും. അത് അദ്വൈതത്തിന്റെ തകരാറല്ല, നമ്മുടെ ചിന്തയുടെ തകരാറാണ്. അത് പരിഹരിച്ചാലേ പറ്റൂ. അതാണ് നമ്മളിവിടെ അവസാനം ചർച്ച ചെയ്ത് നിർത്തിയത്. ഈ സംസർഗസ്യത്വമെന്ന് ഉപബോധ്യത ജ്ഞേയവും ജ്ഞാതാവും ജ്ഞാതാവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അജ്ഞാനം ജ്ഞാതാവിന്റെ ധർമ്മമാണെന്ന് വന്നാൽ അതൊരിക്കലും ജ്ഞേയമാകത്തില്ല. എന്തുകൊണ്ട്? ജ്ഞാതാവിന് മറ്റെല്ലാത്തിനെയും അറിയാൻ പറ്റും, സ്വയം തന്നെ അറിയാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? ജ്ഞാതാവിനെ കുറിച്ച് പറയുന്ന എന്താണ്? അത് സ്വയം പ്രകാശിക്കുന്നതാണ്. മറ്റുള്ളതിനെല്ലാം പ്രകാശിപ്പിച്ചുകൊണ്ട് സ്വയം പ്രകാശിക്കുന്നതാണ്. അതിനെ പ്രകാശിപ്പിക്കുന്നതിന് അതിൽ അത് സ്വയം പ്രവർത്തിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ജ്ഞാതാവ് അത് സ്വയം ജ്ഞേയമല്ല. അതിൻ്റെ ധർമ്മമാണ് അജ്ഞാനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അജ്ഞാനം വിഷയമാകത്തില്ല, അങ്ങനെ പറയാനും കഴിയത്തില്ല. അജ്ഞാനം അന്യമായതുകൊണ്ടാണ് ജ്ഞാതാവ് അതിനെ അറിയുന്നത്. ജ്ഞാതാവിന്റെ ധർമ്മമാണ് അജ്ഞാനം, അതിനെ ജ്ഞാതാവ് അറിയുന്നു എന്ന് വന്നാലും അത് സാധ്യമല്ല. അവിടെ ആത്മാശ്രയം എന്ന് പറയുന്ന ദോഷം വരും, കർത്തൃകർമ്മ ദോഷം വരും, ഇങ്ങനെ പലതരത്തിലുള്ള ദോഷങ്ങൾ വരുമെന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു ബന്ധം, ഒരു സംസർഗം ജ്ഞാതാവിനും ജ്ഞേയത്തിനും തമ്മിൽ വരാമെന്നുള്ള ബന്ധമെന്ന് പറയുന്നത് ഇവിടെ അറിവിലൂടെയുള്ള ബന്ധമാണ്. വേറെ ഒരു തരത്തിലും ബന്ധം വരില്ല. എന്തുകൊണ്ട്? ജ്ഞാതാവ് സ്വയം അറിവാണ്, അതിൻ്റെ സ്വരൂപം തന്നെ അറിവാണ്. അത് മറ്റേതെങ്കിലുമായി ബന്ധപ്പെടുന്നുണ്ടെങ്കിൽ അത് ആ ബന്ധം അറിവിലൂടെ വരുന്ന ബന്ധമാണ്. അറിഞ്ഞ ഒന്നിനോട് മാത്രമേ അതിന് അറിവിലൂടെ ബന്ധപ്പെടാൻ പറ്റൂ. അങ്ങനെ ബന്ധപ്പെടുമ്പോൾ രണ്ടു തരത്തിലാണ്. ഒന്ന് സ്വരൂപമായിട്ട് തന്നെ അറിയുക, മറ്റൊന്ന് വിഷയമായിട്ട് അറിയുക. അജ്ഞേയമായിരിക്കുന്ന സർവവും വിഷയരൂപത്തിന് സ്ഥിതി ചെയ്യുന്നു. ജ്ഞാതാവിന്റെ വിഷയം എന്നുള്ള നിലയ്ക്ക് ജ്ഞാതാവിന് അതുമായിട്ടൊരു ബന്ധമുണ്ട്. ആ ബന്ധത്തെ തന്നെ ഇവിടെ പറയുന്നു. ജ്ഞാതാവിന്റെ സ്വരൂപം അല്ലെങ്കിൽ ജ്ഞാതാവിന്റെ ധർമ്മം എന്നുള്ള നിലയ്ക്ക് ജ്ഞേയത്തിനൊന്നും തന്നെ ഒന്നിനും തന്നെ ജ്ഞാതാവുമായി ഒരു തരത്തിലുള്ള ബന്ധവും ഉണ്ടാകത്തില്ല എന്നാണ്. അത്തരം ഒരു ബന്ധത്തെയാണ് ഇവിടെ നിഷേധിക്കുന്നത്. അങ്ങനെ ബന്ധം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജ്ഞേയത്തെ നമുക്ക് ജ്ഞേയം എന്ന് പറയാൻ കഴിയാതെ പോകും. അത് വീണ്ടും ചോദിക്കുകയാണ്, യദി ആത്മനോ ധർമ്മോ അവിദ്യാവത്വം ദുഃഖിത്വാദിച്ച കഥം ഭൂ പ്രത്യക്ഷം ഉപലഭ്യത. ഈ അവിദ്യ ദുഃഖിത്വം ഇതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ശരീരത്തെ കുറിച്ചല്ല, കുറച്ചുകൂടി ആന്തരികവും സൂക്ഷ്മവുമായിട്ടുള്ള അനുഭവങ്ങൾ. ഇതെല്ലാം ആത്മനോ ധർമ്മോ സ്വധർമ്മമാണെങ്കിൽ, അറിയുന്നവന്റെ ധർമ്മമാണെങ്കിൽ, ഇവിടെ ആത്മധർമ്മം എന്ന് പറഞ്ഞാൽ അറിയുന്നവന്റെ ധർമ്മം, അറിയുന്നവന്റെ തന്നെ ഒരു ഭാഗമാണെങ്കിൽ, അല്ലെങ്കിൽ അത് അറിയുന്നവനെ തന്നെ നിൽക്കുന്നതാണെങ്കിൽ, രണ്ടു തരത്തിലും പറയാം. ഒന്നുകിൽ അത് അറിയുന്നവന്റെ ഒരു ഭാഗമായിരിക്കുക, അല്ലെങ്കിൽ അതെല്ലാം അറിയുന്നവനിൽ തന്നെ നിൽക്കുക, അല്ലെങ്കിൽ അറിയുന്നവനെ ആശ്രയിച്ചിരിക്കുക. ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ കഥംഭോ പ്രത്യക്ഷ ഉപലഭ്യത എങ്ങനെ അത് പ്രത്യക്ഷമാകും എന്ന് വെച്ചാൽ, എങ്ങനെ അത് അറിവിന് വിഷയമാകും? അറിയുന്നവൻ അറിവിന് വിഷയമാകാത്തതുപോലെ തന്നെ അറിയുന്നവന്റെ ധർമ്മങ്ങൾ വിശേഷങ്ങളും അറിവിന് വിഷയമാകാൻ സാധ്യമല്ല. അതായത് ഒരു ധർമ്മിയും ധർമ്മവും എന്ന് പറയും, നീല താമര എന്ന് പറയും, താമര ധർമ്മിയും നീല അവിടെ ധർമ്മവുമാണ്. ഒരാൾ നീലത്തെ നീല നിറത്തെ കാണുന്നു, അതേസമയം താമരയെ കാണുന്നില്ല എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം അവിടെ ആ നീല നിറവും താമരയും തമ്മിൽ അഭേദമായിട്ടുള്ള ബന്ധമാണ്. നമുക്ക് താമരയിൽ നിന്ന് നീലയെ മാറ്റാൻ പറ്റത്തില്ല. അവിടെ ധർമ്മധർമ്മി ധർമ്മിയായ താമരയും ധർമ്മമായ ആ നീല നിറവും തമ്മിലുള്ള ബന്ധം അഭേദമായിരിക്കുകയാണ്. അതേസമയം നമ്മൾ പറയുന്നത് എന്താണോ, താമരയെ വിശേഷിപ്പിക്കുന്നു, നീല നിറമുള്ള താമര, അതുകൊണ്ട് അത് താമരയുടെ വിശേഷണവുമാണ് ധർമ്മവുമാണ്. അപ്പൊ നീല നിറത്തെ അറിയുമ്പോൾ താമര അറിയാതിരിക്കുക അത് സാധ്യമല്ല. എന്നുവെച്ചാൽ താമരയിലെ നീല നിറത്തെ അറിയുമ്പോൾ താമര അറിയാതിരിക്കാൻ പറ്റത്തില്ല, അതും അറിഞ്ഞേ തീരൂ. അത് അറിവിന്റെ ഒരു പരിമിതിയാണ്. ധർമ്മത്തെ അറിയുമ്പോൾ ധർമ്മിയോട് കൂടിയേ അറിയാൻ പറ്റും, അല്ലെങ്കിൽ ധർമ്മിയെ അറിയുമ്പോൾ ധർമ്മത്തോടു കൂടി അറിയാൻ പറ്റും. അതുപോലെ അജ്ഞാനം അറിയുന്നവന്റെ ധർമ്മമാണെങ്കിൽ അജ്ഞാനത്തെ അറിയുക, അറിയുന്നവനെ അറിയാതിരിക്കുക, അങ്ങനൊന്നും സംഭവിക്കത്തില്ല. അജ്ഞാനത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ അറിയുന്നവനെ അറിയേണ്ടി വരും, അതൊരിക്കലും സാധ്യമല്ല. എന്തുകൊണ്ട്? അറിയുന്നവനെ അറിയാൻ കഴിയത്തില്ല. എന്തുകൊണ്ട്? അറിയുന്നവൻ സ്വയം അറിവായതുകൊണ്ട്. സ്വയം അറിവ് ആയിരിക്കുന്നത് അത് നിരപേക്ഷമാണ്. അതിനെ അറിയുന്നതിന് മറ്റൊരറിവിന്റെ ആവശ്യമില്ല. ഈ അറിവിന് അറിവിന് വിഷയമായി അറിയേണ്ട കാര്യമില്ല. അറിവിൽ നിന്ന് ഭിന്നമായ ഒന്നിനെയാണ് അറിവ് വിഷയമായിട്ട് അറിയുന്നത്. ബാഹ്യമായ ഒരു വസ്തുവിനെ, ശരീരത്തേക്ക് അറിവ് വിഷയമായി അറിയുന്നുണ്ട്. അറിവിന്റെ സ്വഭാവം തന്നെ സ്വയം പ്രകാശിക്കുന്നതായതുകൊണ്ട് അറിവിന് അതിനെ അറിയേണ്ട ആവശ്യം വരുന്നില്ല. അപ്പൊ അറിവിന്റെ ധർമ്മമാണ് അജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ അജ്ഞാനത്തെ അറിയുമ്പോൾ അറിവ് സ്വയം അറിയുന്നു എന്ന് പറയേണ്ടി വരും. അറിവ് സ്വയം അറിയുക എന്ന് പറയുന്നത് തന്നെ അബദ്ധമാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വരും അറിവ് സ്വയം പ്രകാശമല്ല എന്ന് വരും. അത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ദീപം അതിനെ സ്വയം പ്രകാശിപ്പിക്കുന്നു എന്ന് പറയുന്ന പോലെയാണ്. അതിന്റെ ആവശ്യമില്ല. കാരണം എന്തുകൊണ്ട്? അതിന്റെ സ്വഭാവം തന്നെ, സ്വരൂപം തന്നെ പ്രകാശിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഇവിടെ ധർമ്മവും ആത്മനോ ധർമ്മോ അവിദ്യാവത്വം ദുഃഖിത്വം. ഇതെല്ലാം ആത്മധർമ്മങ്ങളാണെന്ന് വന്നു കഴിഞ്ഞാൽ കഥമ്പോ പ്രത്യക്ഷ ഉറപ്പിയത് എങ്ങനെ അതിനെ പ്രത്യക്ഷമായി അറിയാൻ കഴിയും? അറിവിന് പ്രത്യക്ഷമായി ഒന്നിനെ അറിയണമെങ്കിൽ അത് അറിവിൽ നിന്ന് അന്യമായിരിക്കുന്നു. അറിവിന്റെ സ്വരൂപത്തെ തന്നെ അറിയാൻ പറ്റത്തില്ല. അത് അറിവിനെന്ന് മാത്രമല്ല, ഒരു വസ്തുവിനും അതിന്റെ സ്വരൂപത്തിൽ പ്രവർത്തിക്കാൻ കഴിയത്തില്ല. ഒരു വസ്തുവിനും അത് സാധ്യമല്ല. ക്രിയ, കർമ്മം, പ്രവൃത്തി എന്ന് പറയുന്നത് ഒരിടത്ത് നടത്തുമ്പോൾ അത് ആ ക്രിയ മറ്റൊന്നിനെ നടക്കത്തുള്ളൂ, തന്നെ നടക്കത്തില്ല. ഒരു ഉദാഹരണം, അതിനാണ് ആത്മാശ്രയ ദോഷം എന്ന് പറയുന്നത്. ഒരാൾക്ക് മറ്റൊരാളിൻ്റെ തോളിൽ കയറാൻ പറ്റും, പക്ഷെ തൻ്റെ തോളിൽ കയറാൻ പറ്റത്തില്ല. എത്ര വലിയ അഭ്യാസിയാണെങ്കിലും അത് സാധ്യമല്ല. എന്തുകൊണ്ട്? തൻ്റെ ക്രിയകൾ മറ്റൊന്നിനെ സംഭവിക്കത്തുള്ളൂ, തന്നിൽ സംഭവിക്കുന്നില്ല. ആത്മാശ്രയം, പിന്നെ കർമ്മകർത്തൃദോഷം തുടങ്ങിയ ദോഷങ്ങളെല്ലാം വരും. അതുകൊണ്ടൊരിക്കലും അജ്ഞാനം തുടങ്ങിയ സുഖദുഃഖാദികളൊന്നും ആത്മധർമ്മങ്ങളല്ല എന്ന് പറഞ്ഞാൽ അറിയുന്നവനായ അറിവിൽ ഉള്ളതല്ല ഇതല്ല, ഇതൊക്കെ അന്യമാണ്. അതുകൊണ്ടാണ് ഇതിനെ അറിയുന്നതെന്നർത്ഥം. അപ്പൊ ഇവിടെ സിദ്ധാന്തിക്കാൻ ഉദ്ദേശിക്കുന്ന എന്താണ്? അറിവിൽ അജ്ഞാനമോ സുഖദുഃഖങ്ങളോ ഒന്നുമില്ല, അത് സ്വയം പ്രകാശിക്കുന്നതാണ്. ഇതെല്ലാം അന്യമാണ്, അറിവിൽ വാസ്തവത്തിലില്ല എന്നാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. കഥം വാ ക്ഷേത്രധർമ്മ, ഇതെങ്ങനെ ക്ഷേത്ര കഥം വാ ക്ഷേത്രധർമ്മ ജ്ഞേയഞ്ച തസർവം ക്ഷേത്രം ജ്ഞാദൈവ ക്ഷേത്രജ്ഞ ഇത്യവധാരിതെ അവിദ്യാദുഃഖിത്വാദേഹേ. ക്ഷേത്രജ്ഞ വിശേഷണത്വം ക്ഷേത്രജ്ഞധർമ്മത്വം തസ്യ പ്രത്യക്ഷ ഉപലഭ്യത്വമിതി വിരുദ്ധമിച്ചത്. ഈ ക്ഷേത്രധർമ്മങ്ങളായിരിക്കുന്ന ഇവ, അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? ജ്ഞേയഞ്ച തസ്സർവം ക്ഷേത്രം, സർവവും ജ്ഞേയമായിരിക്കുന്ന സർവവും ക്ഷേത്രമാണ്. ഭഗവാൻ തന്നെ പറഞ്ഞു, ജ്ഞാദൈവ ക്ഷേത്രജ്ഞ, ആ ക്ഷേത്രത്തെ അറിയുന്നവനാണ് ജ്ഞാതാവ്. ഇത്യവധാരത, ഇക്കാര്യം ഇവിടെ നിർണയിച്ചു കഴിഞ്ഞു. അറിയപ്പെടുന്നതിനാൽ ക്ഷേത്രധർമ്മം, അറിയുന്നവൻ ക്ഷേത്രജ്ഞൻ. അവിദ്യാദുഃഖിത്വാദേഹേ, അവിദ്യാദുഃഖിത്വം തുടങ്ങിയ സംബന്ധിച്ച് ഇത്ര ഒരു നിർണയത്തിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞു. ഇത് ക്ഷേത്രധർമ്മമാണ്. എന്നിട്ട് അതിനെ ക്ഷേത്രജ്ഞ വിശേഷണത്വം ക്ഷേത്രജ്ഞധർമ്മത്വം, വീണ്ടും അതിനെ അത് ജ്ഞേയമാണെന്ന് പറഞ്ഞതിന് ശേഷം അത് ക്ഷേത്രജ്ഞന്റെ വിശേഷണമാണ് അല്ലെങ്കിൽ ക്ഷേത്രജ്ഞന്റെ ധർമ്മമാണ് എന്ന് പറയുക. തസ്യ പ്രത്യക്ഷ ഉപലഭ്യത്വം, അത് പ്രത്യക്ഷമായി അറിയാൻ കഴിയുക എന്ന് പറയുന്നത് പരസ്പര വിരുദ്ധമാണ്. ക്ഷേത്രജ്ഞന്റെ ധർമ്മമായിരിക്കുന്ന ഒന്നിനെ പ്രത്യക്ഷമായി അറിയാൻ കഴിയുക, ക്ഷേത്രജ്ഞന്റെ വിശേഷണമായിരിക്കുന്ന ഒന്നിനെ പ്രത്യക്ഷമായി കാണാൻ കഴിയുക എന്ന് പറയുന്നതിൽ വിരോധമുണ്ട്. അതിനെ തന്നെ ജ്ഞേയമാണെന്നും പറയുന്നു. ഇതൊക്കെ പരസ്പര വിരുദ്ധമാണ്. വിരുദ്ധമുച്ചത് അവിദ്യ മാത്രം അവിഷ്ടം ഭാഗ്യപരം. ഇങ്ങനെ നിങ്ങൾ പറയുന്നതിന് നിങ്ങൾ ആശ്രയിച്ചിരിക്കുന്നത് എന്തിനാണ്? നിങ്ങളുടെ അജ്ഞാനത്തെ മാത്രമാണ്. ഒരാളങ്ങനെ പറയുകയാണെങ്കിൽ തന്റെ അറിവില്ലായ്മയെ അവലംബിച്ചുകൊണ്ടാണ് പറയുന്നത്. എന്താണോ അവിദ്യ ദുഃഖിത്യം, ഇതെല്ലാം ജ്ഞേയമാണ്, ഇതിനെല്ലാം അറിയുന്നവനാണ് ജ്ഞാതാവായിരിക്കുന്ന ക്ഷേത്രജ്ഞൻ, അതേസമയം അത് ആ ക്ഷേത്രജ്ഞന്റെ ധർമ്മമാണ് എന്ന് പറയുന്നത് പരസ്പര വിരുദ്ധമായ കാര്യമാണ്. കാരണം ജ്ഞേയമായിരിക്കുന്ന ഒന്നിനും ക്ഷേത്രജ്ഞനുമായി യാതൊരു തരത്തിലുള്ള ബന്ധവും വരാൻ സാധ്യമല്ല. ക്ഷേത്രജ്ഞൻ അല്ലെങ്കിൽ ജ്ഞാതാവ് ജ്ഞേയമായിരിക്കുന്ന സർവത്തിനൊന്നും വേറിട്ട് നിൽക്കുന്ന സ്വതന്ത്രനായ ഒന്നാണ്, അത് അറിവാണ്. അതുകൊണ്ട് ഇതിനെ രണ്ടിനും കൂടെ എന്തെങ്കിലും ബന്ധമുണ്ടാക്കാൻ ശ്രമിക്കുന്നത് അബദ്ധമാണ് എന്ന് പറഞ്ഞാൽ ക്ഷേത്രജ്ഞൻ സംസാരിയല്ല, അവിദ്യാവാനല്ല, അവിദ്യ അവിടെയില്ല, സുഖദുഃഖാദികൾ അവനില്ല എന്നുള്ളത് സാധാരണ ജീവന്മാരുടെ അനുഭവത്തെ വിശകലനം ചെയ്തുകൊണ്ട് ഇവിടെ യുക്തി കൊണ്ട് സമർത്ഥിക്കുകയാണ്. ഇവിടെ ചോദ്യം ചോദിക്കുന്നവനോ കേവലം തന്റെ അജ്ഞാനത്തെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ചോദ്യം ചോദിക്കുന്നു. ഉത്തരം പറയുന്നയാള് സാമാന്യ യുക്തി കൊണ്ട് അതിനെ അയാളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. ഇതിനെല്ലാം കാരണം സ്വന്തം അജ്ഞാനമാണെന്ന് പറഞ്ഞപ്പോൾ അവിടെ ചോദ്യം ചോദിക്കുന്നു, അത്രാഹ സാവിദ്യ കസ്യ. അങ്ങനെയാണെങ്കിൽ ഈ അവിദ്യ ആരുടേതാണ് എന്നാ? ഞാൻ തന്നെ പറയുന്നു എന്താണ്, ഞാൻ അജ്ഞനാണ്. ഞാൻ അജ്ഞനാണെന്ന് പറയുകയും എന്നിട്ട് ഞാൻ പറയുന്നു ഞാൻ ജ്ഞാതാവായിരിക്കുന്ന എന്നിൽ അവിദ്യയില്ലെന്നും പറയുന്നു. അപ്പോൾ ഈ പറയുന്നതിന് ഒരു പരസ്പര വിരോധമുണ്ടല്ലോ എന്നാണ് ചോദ്യം ചോദിക്കുന്നതാണ് ചോദിക്കുന്നത്. നിങ്ങളുടെ അനുഭവത്തിൽ എന്താണ്? ഞാൻ അജ്ഞനാണെന്നാണ്. അപ്പോൾ എന്നിൽ അജ്ഞാനമുണ്ടെന്നാണ്, ഞാൻ അജ്ഞാനിയാണെന്നാണ് പറയുന്നത്. യുക്തി കൊണ്ട് എന്ത് സമർത്ഥിക്കുന്നു? അജ്ഞാനം ന്യായമായതുകൊണ്ട് എന്നും അന്യമാണ്, എന്നിനല്ല എന്നും പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഈ അവിദ്യ ആരുടേതാണ്? എവിടെ നിൽക്കുന്നു? എന്തിനെ ആശ്രയിച്ച് നിൽക്കുന്നു? അതാണ് ചോദ്യം. മാത്രാഹ സാവിദ്യ കസ്യ. അതിന് സമാനം എന്താണ് പറയുന്നത്? യസ്യ ദൃശ്യതേ തസ്യൈവ. ആർക്കാണോ ഇത് അനുഭവപ്പെടുന്ന അവന് തന്നെ. കാരണം അവിദ്യ ആരുടേതാണെന്ന് അജ്ഞൻ ചോദിക്കേണ്ട കാര്യമില്ല, അത് നിന്റേത് തന്നെയാണ് എന്നാണ് പറയുന്നതിന്റെ താല്പര്യം. അത് മറ്റാരുടേതുമല്ല. അപ്പോ അത് നിന്റേ തന്നെ എന്ന് പറയുമ്പോൾ, ആരാണോ കാണുന്നത് അവന്റെ തന്നെ എന്ന് പറയുമ്പോൾ, നേരത്തെ പറഞ്ഞു എന്താണ്? അറിയുന്നവനായ ആ ജ്ഞാതാവിന് അവിദ്യയില്ലെന്നും പറഞ്ഞു. അതാണ് ന്യായമായതുകൊണ്ട് അവനില്ലെന്നും പറയും. വീണ്ടും പറയുന്നു, യസ്യ ദൃശ്യതേ തസ്യ. ആരാണോ അജ്ഞാനത്തെ അറിയുന്നത്, ഞാൻ അജ്ഞനാണെന്നറിയുന്നത്, അവന് തന്നെയാണ് അജ്ഞാനം. അപ്പൊ അത് ജ്ഞാതാവല്ലെന്നും പറയുന്നു. പിന്നെ കസ്യ ദൃശ്യതേ, പിന്നെ ആരുടെയാണ്, ആരാണെന്നാ പിന്നെ ഇതിനെ കാണുന്നത്? എന്തായാലും ജ്ഞാതാവിന് അവിദ്യയില്ലെന്ന് പറഞ്ഞു. അവിദ്യ ജ്ഞാതാവിനെ ആശ്രയിച്ചല്ല നിൽക്കുന്നു എന്ന് പറഞ്ഞു. എന്നാ പിന്നെ കസ്യ ദൃശ്യതേ, ആർക്കാണിത് അനുഭവപ്പെടുന്നത്? ജ്ഞാതാവിനും അവിദ്യയില്ല, പിന്നെ മറ്റ് അവിദ്യയുടെ ആശ്രയമായിട്ട് ഒരു സ്ഥലത്തെ പറയുന്നതുമില്ല. എന്ന അനുഭവത്തിൽ താൻ അജ്ഞനാണെന്ന് അറിയുന്നുമുണ്ട്. പിന്നെ എവിടെയാണ്, ആർക്കാണ് ഈ അജ്ഞാനം എന്ന് ചോദിക്കുന്നു. പറയുന്നു, അപ്പോൾ ഇതുവരെ പറഞ്ഞത് ഇയാൾക്ക് മനസ്സിലായില്ല എന്നുള്ളതാണ്. ഒന്ന് പറയുന്നു, അത്ര ഉച്ചതി ഒന്നുകൂടി വിശദമാക്കാം. അവിദ്യ കസ്യ ദൃശ്യതേ ഇതി പ്രശ്നവും നിരർത്ഥത. നമ്മൾ വളരെ ബുദ്ധിപൂർവമാണെന്ന് കരുതി ചോദിക്കുന്ന പല ചോദ്യങ്ങളും ചിലപ്പോൾ അബദ്ധമായിരിക്കും. നമ്മൾ നിരാശപ്പെടുന്ന എപ്പോഴാണ്? നമ്മുടെ ചോദ്യത്തിന് ശരിയായ സമാധാനം കിട്ടിയില്ല എന്ന് കരുതിയാണ് നമ്മൾ പലപ്പോഴും നിരാശപ്പെടുന്നത്. അങ്ങനെ നിരാശപ്പെടുന്നയാൾ ഒരിക്കലും തന്റെ ചോദ്യത്തെക്കുറിച്ച് വീണ്ടും ഒന്നുകൂടി ചിന്തിക്കാറില്ല, പുനർവിചിന്തനം ചെയ്യാറില്ല. ആ ചോദ്യം എത്രമാത്രം ശരിയാണ്, ചോദ്യത്തിൽ എത്രമാത്രം ശരിയുണ്ടോ അത്രമാത്രമേ സമാധാനത്തിലും ഉത്തരത്തിലും ശരി വരത്തുള്ളൂ. ചോദ്യം അബദ്ധമാണെങ്കിൽ ആ ചോദ്യത്തിന് എങ്ങനെയാണ് ശരിയായ ഉത്തരം വരിക? പിന്നെ ഒരു വഴിയുള്ളൂ, എന്താണോ ചോദ്യം ചോദിച്ചവന് മനസ്സിലാക്കി കൊടുക്കുക, അത് ഈ ചോദ്യത്തിൽ പെശവുണ്ട്, ഈ ചോദ്യം ശരിയല്ല. അങ്ങനെ നമ്മൾ ചോദ്യകർത്താവിന് ഇത് ചോദ്യം ശരിയല്ല എന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ അയാളെ പ്രകോപിതനാക്കും. എന്നെ മന്ദബുദ്ധി എന്ന് വിളിച്ചു എന്ന് സംശയിക്കും. കാരണം ചോദ്യമേ ശരിയല്ലെന്ന് പറഞ്ഞിട്ട് ഇയാൾ എൻ്റെ മേലിൽ ഒരു ബൗദ്ധികമായ ആധിപത്യം സ്ഥാപിക്കുകയാണ് എന്നൊക്കെ ചിന്തിച്ചു. അതുകൊണ്ട് സാധാരണ സമാധാനം പറയുന്നവർ തീരെ നിവർത്തിയില്ലാതെ വരുമ്പോഴേ ചോദ്യം ശരിയല്ല എന്ന് പറയാറുള്ളൂ. പലപ്പോഴും എന്താണ്, ആ ചോദ്യം ശരിയല്ലെന്ന് മനസ്സിലാക്കിയാലും ചോദ്യത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെ, ഭാഗികമായി അംഗീകരിച്ചുകൊണ്ട് തന്നെ എന്തെങ്കിലും സമാധാനം പറഞ്ഞു സമാനപ്പെടുത്തേ ഉള്ളൂ. പക്ഷെ ഇവിടെ ഇത് നീട്ടിക്കൊണ്ടു പോകാൻ പറ്റത്തില്ല, ചർച്ച ഇത് അവസാനിപ്പിക്കും. അതുകൊണ്ട് ഇനി അവസാനമായി അത് പറയാതെ നിവർത്തിയില്ല. ചോദ്യകർത്താവിന്റെ ചോദ്യത്തിൽ പെശകുണ്ടെന്നാണ് പറയുന്നത്. അവിദ്യ കസ്യ ദൃശ്യതീതി പ്രശ്നവും നിരർത്ഥകം. അവിദ്യ ആരുടേത് എന്നുള്ളതിന്റെ ആ ചോദ്യം തന്നെ നിരർത്ഥകമാണ്. ആ ചോദ്യത്തിലുള്ള പെശക് ധരിച്ചു കഴിഞ്ഞാൽ നിനക്ക് ശരിയായ ഉത്തരം കിട്ടും. അതാണ് കഥം. എന്തുകൊണ്ടത് നിരർത്ഥകമായി തീരുന്നു അത്തരൊരു ചോദ്യം? പറയുന്നു, ദൃശ്യത ചെയ്ത് അവിദ്യ തദ്വന്തമോ വിവശ്യസി. നീ അവിദ്യയെ അറിയുന്നുണ്ടോ? നീ അജ്ഞാനത്തെ എപ്പോഴെങ്കിലും നീ അറിഞ്ഞിട്ടുണ്ടോ, അറിയുന്നുണ്ടോ? ഇപ്പോ ഉണ്ടെങ്കിൽ തദ്വന്തം, അജ്ഞാനത്തെ അറിയുന്നുണ്ടെങ്കിൽ അജ്ഞാനിയെയും നിനക്കറിയാം. അജ്ഞാനത്തെ ഒരുവൻ അറിയുന്നുണ്ടെങ്കിൽ അജ്ഞാനി ആരാണെന്നും അവനറിയാൻ പറ്റും. അപ്പൊ അജ്ഞാനം ആരുടേതാണ്, അജ്ഞാനം എവിടെയിരിക്കുന്നു, ഇത്തരം ചോദ്യങ്ങളൊക്കെ അർത്ഥശൂന്യമായ ചോദ്യങ്ങളാണ്. അദ്വൈത തത്വത്തിന്റെ പ്രതിപാദനത്തിൽ വരുന്ന എല്ലാ ചോദ്യങ്ങളും അർത്ഥശൂന്യങ്ങളാണ് ഒരു തരത്തിൽ പറഞ്ഞു. കാരണം അദ്വൈതത്തെ സംബന്ധിച്ച് പറയുന്നത് എപ്പോഴും അതിനെക്കുറിച്ച് പറയാവുന്ന പരമമായ തത്വമാണ് പറയുന്നത്. ആ തത്വത്തെ സംബന്ധിച്ച് ഉന്നയിക്കുന്ന എല്ലാ ചോദ്യങ്ങളും ഒരു തരത്തിലെങ്കിലും മറ്റു തരത്തിൽ നിരർത്ഥകങ്ങളാണ്. അതുകൊണ്ടാണ് ചോദ്യങ്ങൾ അനന്തമായി ഇങ്ങനെ പോകുന്നു. അതുതന്നെയാണ് ഇവിടെയും പറയുന്നത്. അജ്ഞാനത്തെ നിനക്ക് അനുഭവം ഉണ്ടെങ്കിൽ അജ്ഞാനിയും നിനക്കറിയാം. എന്നുവെച്ചാ തദ്വത്യുപലഭ്യമാനെ സ കസ്യതി പ്രശ്ന യുക്ത. ഒരു വസ്തുവിനെയും ആ വസ്തുവിന്റെ ഉടമസ്ഥനെയും നിനക്ക് നേരിട്ട് പരിചയമുണ്ടെങ്കിൽ പിന്നെ ആ വസ്തു ആരുടേതാണ് എന്ന് ഉടമസ്ഥനെ കുറിച്ച് ഒരു ചോദ്യം ചോദിക്കുന്നതിന് യാതൊരു അർത്ഥവുമില്ല എന്നാണ്. എങ്കിലും ഒരു വസ്തുവിനെ കുറിച്ച് നമുക്കറിയാം, ആ വസ്തുവിന്റെ ഉടമ ആരാണെന്നും അറിയാം. പിന്നെ വീണ്ടും ചോദ്യം ചോദിക്കുകയാണ്, ഈ വസ്തു ആരുടേതാണെന്ന് ചോദിക്കുന്ന ആ ചോദ്യത്തിന് ഒരർത്ഥവുമില്ല. അറിഞ്ഞ കാര്യത്തെ വീണ്ടും എന്തിനാണ് ചോദിക്കുന്നത്? അത് തദ്വത്യുപലഭ്യമാനേ തദ്വാൻ. ഒരു വസ്തുവിന്റെ ഉടമസ്ഥൻ അജ്ഞാനമായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു വസ്തുവായിക്കൊള്ളട്ടെ, ആ വസ്തുവിന്റെ ഉടമയെ അറിയാമെങ്കിൽ സ കസ്യ, അത് പിന്നെ ആരുടെ എന്നുള്ള ചോദ്യത്തിൽ യാതൊരു അർത്ഥവുമില്ല. എന്നുവെച്ചാൽ ഇവിടെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ മറുചോദ്യം ചോദിക്കുന്നതിന് സാറിന് നമ്മൾ ധരിക്കുന്നത് പോലെ ചോദ്യകർത്താവിന്റെ വായടയ്ക്കാൻ വേണ്ടിയിട്ടല്ല. കാരണം ചോദ്യകർത്താവ് ചോദ്യം ചോദിച്ചപ്പോൾ ചിന്തിക്കാതിരുന്ന പല ഭാഗങ്ങളും ഉണ്ടോ ആ ചോദ്യത്തെ സംബന്ധിക്കുന്നു. അത് താൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതിനും നല്ലത് ചോദ്യകർത്താവ് ആ ഭാഗം കൂടി ചിന്തിക്കുന്നതാണ്. വാസ്തവത്തിൽ എല്ലാ ഉത്തരങ്ങളും സമാധാനങ്ങളും അവനവന്റെ ഉള്ളിലാണ് ഉണ്ടാകുന്നത്, അല്ല വേറൊരാള് ധരിപ്പിക്കുന്നതല്ല. അവനവന്റെ ഉള്ളിലേക്ക് ഒരാശയത്തെയും വേറൊക്കെ ധരിപ്പിക്കാൻ പറ്റത്തില്ല, അതത് അവനവന്റെ ഉള്ളിൽ തന്നെ ഉണ്ടാകണം. ഒരു ചോദ്യം നമ്മൾ ചോദിച്ച് അതിന്റെ സമാധാനം നമുക്ക് കിട്ടുമ്പോൾ ആ സമാധാനം പുറമേ നിന്ന് നമ്മുടെ ഉള്ളിൽ വന്നതല്ല, ബാഹ്യമായ നിമിത്തം കൊണ്ട് ആ സമാധാനം ഉള്ളിൽ പ്രകാശിക്കുന്നതാണ്. അവരൊരു ചോദ്യം ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിനോടൊപ്പം നമ്മൾ ചോദിക്കേണ്ടതായ എന്നാൽ ചോദിക്കാത്തതായ പല ചോദ്യങ്ങളും കാണും. ആ ചോദ്യങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഉള്ളിൽ തന്നെ വരും. പുറമേ നിന്ന് നിമിത്തത്തിന്റെ ആവശ്യമില്ല. അതുകൊണ്ടിവിടെ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അതിനോടനുബന്ധിയായിട്ടുള്ള ചോദിക്കേണ്ടതായ പല ചോദ്യങ്ങളും വിട്ടുപോയി. ആ ചോദ്യത്തെ സ്വയം അയാളുടെ ഉള്ളിൽ ഉണർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു ചോദ്യത്തിന് മറ്റൊരു ചോദ്യം ചോദിക്കുന്നത്, മറുചോദ്യം ചോദിക്കുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. എന്താണ് ഇവിടെ ചോദ്യത്തിന് യസ്യ ദൃശ്യത തസ്യവ കസ്യ ദൃശ്യത എന്നിങ്ങനെ ചോദ്യത്തിന് മറുചോദ്യം എന്നുള്ള രീതിയിൽ. വാസ്തവത്തിൽ ഈ മറുചോദ്യങ്ങളെല്ലാം ചോദ്യകർത്താവിൻ്റെ ഉള്ളിൽ തന്നെ ഉയരുന്ന ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങളിലൂടെ എന്ത് ചെയ്യുന്നു, അതിൻ്റെ സമാധാനം അയാളുടെ ഉള്ളിൽ തന്നെ വരികയാണ്. അതുകൊണ്ടൊരു വസ്തു എന്റെ ഉടമയെ വസ്തുവിനെ അറിയാമെങ്കിൽ ഈ വസ്തു ആരുടേതാണെന്നുള്ള ചോദ്യത്തിന് യാതൊരു യുക്തിയില്ല. സ കസ്യേതി പ്രശ്നോ യുക്ത, അതാരുടേതാണെന്നുള്ള ചോദ്യത്തിന് പ്രശ്നമില്ല. അപ്പോൾ അവിദ്യയെയും അവിദ്യ ഉള്ളവനെയും അജ്ഞാനത്തെയും അജ്ഞാനമുള്ളവനെയും അറിഞ്ഞു കഴിഞ്ഞിട്ട് അജ്ഞാനമാരുടെ അവിദ്യ ആരുടെ എന്നുള്ള ചോദ്യത്തിന് അർത്ഥമില്ല. അത് ഒരു ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കുന്നു. നഹി ഗോമത്തി ഉപലഭ്യമാനെ ഗാഹ കസീതി പ്രശ്നവും അർത്ഥവാൻ ഭവി ഗോമതി ഗോമാൻ പശുവുള്ള രാമനൊരു പശു കൊണ്ട് അപ്പോ അയാൾ കാണുന്നുണ്ട്. എന്താണോ രാമൻ പശുവിനെയും പിടിച്ചു നിൽക്കുന്നതാണെന്നുണ്ട്. അപ്പൊ ഗോമാൻ ആയ രാമനെ കാണുകയാണ്, പശുവിനോട് കൂടിയ രാമൻ, പശുവിന്റെ ഉടമസ്ഥനായ രാമനെ കാണുന്നു. കണ്ടു കഴിഞ്ഞിട്ട് ചോദിക്കുകയാണ്, എന്താണ് ഗാവഹ കസ്യ, ഈ പശു ആരുടേതാണ് എന്ന് ചോദിക്കുന്നതിൻ്റെ ഒരർത്ഥമില്ല. കാരണം അയാൾ നേരിട്ട് കാണുന്നുണ്ട് രാമൻ പശുവുമായി നിൽക്കുന്നത്. മറ്റാരുടെയെങ്കിലും പശുവായിട്ടല്ല, രാമന്റെ പശുവുമായിട്ട് തന്നെ നിൽക്കുന്നു. നമുക്ക് മനസ്സിലാകുന്നു ഇത് രാമന്റെ പശുവാണത്, ഈ പശുവിന്റെ ഉടമസ്ഥൻ രാമനാണ് എന്നിങ്ങനെ ആ പരസ്പര ബന്ധത്തെ ധരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അയാൾ ചോദിക്കുകയാണ് ഈ പശു ആരുടേതാണെന്ന്. ചോദിക്കുന്നതിന് അർത്ഥമില്ല, അറിയാൻ വയ്യാതെയാണെങ്കിൽ ചോദിക്കാം. പക്ഷെ ആ ബന്ധം, പശുവും രാമനുമായിട്ടുള്ള ബന്ധം പിടികിട്ടി, എന്താണോ ഇതിന്റെ ഉടമയാണ് രാമനെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഈ പശു ആരുടേതാണെന്ന് വീണ്ടും ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എന്തോരും അർത്ഥവാന്ന ഭവേ, ആ ചോദ്യത്തിന് എന്തെങ്കിലും അർത്ഥം ഉണ്ടാകത്തില്ല. എന്ന് പറഞ്ഞാൽ അജ്ഞാനത്തെ സംബന്ധിച്ചുള്ള ഈ ചോദ്യത്തിന് ചോദ്യകർത്താവിൽ തന്നെ സമാധാനം വരണം. അതിനുവേണ്ടി അയാളെ ആ സമാധാനം അതിൻ്റെ ഉത്തരത്തിനടുത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഈ ചോദ്യം ഇങ്ങനെ ചോദിക്കുന്നത്. പറയുന്നുണ്ടാണ് വിഷമോ ദൃഷ്ടാന്ത, ഈ ദൃഷ്ടാന്ത സമമല്ല എന്ന് വെച്ചാൽ യോജിച്ച ഒരു ദൃഷ്ടാന്തമല്ല എന്ന് പറയുന്നു. ഇതൊരു വിഷമ ദൃഷ്ടാന്തമാണ്. നേരത്തെ പറഞ്ഞല്ലോ സ്ഥാണുപുരുഷൻ ന്യായം പറഞ്ഞു, അവിടെയും പറഞ്ഞു, ആ ദൃഷ്ടാന്തം വിഷമ ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തത്തിന് ഒരിക്കലും ദൃഷ്ടാന്തം ദാഷ്ടാന്തികം, ഏതിനു വേണ്ടിയാണോ ദൃഷ്ടാന്തം പറയുന്നതിനെ ദാഷ്ടാന്തികം എന്ന് പറയും. ദൃഷ്ടാന്തവും ദാഷ്ടാന്തവും തമ്മിൽ ഒരിക്കലും സമത്വം വരത്തില്ല, ഒന്നാകത്തില്ല. എന്നാൽ സമാനതകൾ ഉണ്ടാകുകയും വേണം. ആ ദൃഷ്ടാന്തം പറയുന്നയാൾ വിവക്ഷിക്കുന്ന, അയാൾ ഉള്ളിൽ കരുതുന്ന, അല്ലെങ്കിൽ അയാൾ പറയാൻ ആഗ്രഹിക്കുന്ന ചില സമാനതകൾ ഈ രണ്ടിലും വേണം. അത്രയൊരു ദൃഷ്ടാന്തത്തിൽ നിന്ന് സ്വീകരിക്കാനും പാടുള്ളൂ. ദാഷ്ടാന്തികത്വത്തിന് തുല്യമായി ദൃഷ്ടാന്തത്തെ ഒരിക്കലും കണക്കാക്കാൻ പാടില്ല. എന്തോ ചില സമാനതകൾ ഈ പറയുന്ന രണ്ട് കാര്യങ്ങളിലുമുണ്ട്. ആ സമാനതയെ എടുത്തിട്ട് അതിനെ ദാഷ്ടാന്തികത്വത്തിലേക്ക് സമന്വയിപ്പിക്കുക, അതിനാണ് ദൃഷ്ടാന്തം പറയുന്നത്. പക്ഷെ അത്തരം ഒരു സമാനതയും കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ആ ദൃഷ്ടാന്തത്തിന് വിഷമമെന്ന് പറയും. എന്ന് വെച്ചാൽ അതിനെ ദൃഷ്ടാന്തമായി, ഉദാഹരണമായി, ഉപമയായി ഒന്നും സ്വീകരിക്കാൻ പറ്റത്തില്ല. ഏതെങ്കിലും ഒരു അംശത്തിൽ ഒരു പൊരുത്തം വേണം രണ്ടും തമ്മിൽ. അതില്ല എന്നാണ് പറയുന്നത്. നിങ്ങൾ പറയുന്ന ദൃഷ്ടാന്തവും ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയവും തമ്മിൽ യാതൊരു പൊരുത്തവുമില്ല. വിഷമോ ദൃഷ്ടാന്ത എന്താണ്? ഗവാം തദ്വതശ്ച പ്രത്യക്ഷത്വ തസ്സംബന്ധോ വിപ്രത്യക്ഷേരി പരസ്യനോ നിരത. നിങ്ങൾ പറഞ്ഞ കാര്യം ശരിയാണ്. എന്താണ് സാധാരണ അദ്വൈതം പറയുമല്ലോ, ബ്രഹ്മസത്യം ജഗന്മിഥ്യ യഥാ രജ്ജസ്. ബ്രഹ്മം സത്യമാണ്, ജഗത്ത് മിഥ്യയാണ്. ഏതുപോലെ? രജ്ജസർപ്പത്തെ പോലെ. അപ്പൊ രജ്ജസർപ്പം എന്ന് പറയുന്നിടത്ത് രജ്ജുവിൽ കാണുന്ന സർപ്പം മിഥ്യയാണെന്നുള്ളതിൽ ആർക്കും വിവാദമില്ല. കാര്യത്തിൽ ഒരു തർക്കവും. പക്ഷെ അതുപോലെ ജഗത്ത് അതുപോലെ മിഥ്യയാണെന്ന് പറഞ്ഞാൽ പ്രതിവാദികൾ അത് സമ്മതിക്കത്തില്ല. അപ്പോൾ അവർ പറയുന്നതാണിത് വിഷമ ദൃഷ്ടാന്തം. നിങ്ങൾ പറഞ്ഞ ദൃഷ്ടാന്തവും ദാഷ്ടാന്തിയുമായിട്ട് ഒരു ബന്ധവുമില്ല. നിങ്ങൾ പറഞ്ഞ ദൃഷ്ടാന്തത്തെ ഞാൻ അംഗീകരിക്കും. രജുവിൽ കാണുന്ന സർപ്പം മിഥ്യ തന്നെയാണ്, പക്ഷെ പ്രപഞ്ചം അതുപോലെ മിഥ്യയാകത്തില്ല. അതാണ് വിഷമ ദൃഷ്ടാന്തം എന്ന് പറയും. അതുപോലെയാണ് ഇവിടെയും പറയുന്നത്. എന്താണ് ഗവാം തദ്വതശ്ച പ്രത്യക്ഷത്വ. പശുവിനെ പ്രത്യക്ഷമായി കാണുന്നുണ്ട്, പശുവിന്റെ ഉടമസ്ഥനെയും കാണുന്നുണ്ട് രാമനെ. രണ്ടും പ്രത്യക്ഷമാണ്. കാണുന്നവനും മനസ്സിലാക്കാനും പറ്റിയ എന്താണ്? ഈ പശുവിന്റെ ഉടമസ്ഥൻ ഇവൻ തന്നെയാണ്. അത് പ്രത്യക്ഷമായതുകൊണ്ട് തസ്സംബന്ധവും പ്രത്യക്ഷം, ഇവർ രണ്ടും തമ്മിലുള്ള ബന്ധം, ആ സംബന്ധം, അതും ഒന്ന് ഉടമയാണ്, മറ്റൊന്ന് അയാളുടെ സ്വത്താണ്. ഈ സംബന്ധവും പ്രത്യക്ഷമാണ്. അതുകൊണ്ടെന്നാണ് പ്രശ്നവും നിലനിർത്തുന്നത്. അവിടെ വീണ്ടും ഒരു ചോദ്യം ഉന്നയിക്കുന്നത് യാതൊരു അർത്ഥവുമില്ല. അത് ശരി തന്നെയാണ്. പക്ഷേ ന തഥാ അവിദ്യ തദ്വാംശ പ്രത്യക്ഷവും. പക്ഷെ അതുപോലെ ഈ അവിദ്യ അജ്ഞാനവും അജ്ഞാനമുള്ളവനും അജ്ഞാനിയും രണ്ടും അതുപോലെ പ്രത്യക്ഷമല്ല. ആർക്കെങ്കിലും പറയാൻ പറ്റുന്നതാ ഇത് അജ്ഞാനമാണ്, ഈ ഇരിക്കുന്ന അജ്ഞാനിയാണ്, അങ്ങനെ എടുത്ത് കാണിക്കാൻ പറ്റുന്നില്ല. പ്രത്യക്ഷമായി രണ്ടിനെയും കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ടെന്താണ് ഇത് പ്രശ്നവും നിരർത്ഥകസ്യ. അങ്ങനെ പ്രത്യക്ഷമായിരുന്നെങ്കിൽ ഒരാളെ പറയുകയാണ് ഇത് അജ്ഞാനമാണ്, ഇത് അജ്ഞാനിയാണ്. അങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ ശരി, പശുവിനെയും രാമനെയും പോലെ പ്രത്യക്ഷമായി കണ്ടിട്ടാണ് ആ ഒരു ചോദ്യം ചോദിക്കുന്നത്. എന്താണ് അവിദ്യ കസ്യ, ആർക്കാണ് ഈ അവിദ്യ എന്ന് ചോദിച്ചിരുന്നെങ്കിൽ ആ ചോദ്യം നിരർത്ഥകമായേനെ. പക്ഷെ ഇവിടെ ചോദ്യം നിരർത്ഥകമല്ല. രാമനെയും പശുവിനെയും പ്രത്യക്ഷമായി കാണുന്നത് പോലെ അജ്ഞാനത്തെയും അജ്ഞാനിയെയും എനിക്ക് പ്രത്യക്ഷമായി കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ചോദ്യം നിരർത്ഥകമല്ല. ഞാൻ ചോദിച്ച ചോദ്യത്തിന് സമാധാനം കിട്ടിയേ തീരുമെന്നാണ് ചോദിക്കുന്നു. അപ്രത്യക്ഷേണ അവിദ്യാവത അവിദ്യാസംബന്ധേ ജ്ഞാതെ കിം തപസ്യ. ഇവിടെ ഇത്രമാത്രം അന്വേഷണം ജിജ്ഞാസ ഒരു വിഷയത്തിൽ നിനക്കുണ്ടാകണമെങ്കിൽ ആ വിഷയത്തെ അറിയുന്നതുകൊണ്ട് നിനക്ക് എന്തെങ്കിലും ഒരു പ്രയോജനം വേണം. എപ്പോഴും മനുഷ്യന് ജിജ്ഞാസ ഉണ്ടാകുന്ന എന്താണ്? ആ വിഷയത്തെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു പ്രയോജനം ഒന്നുമില്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ശരിയായ അറിവുണ്ടായി, തന്റെ ജിജ്ഞാസ ശമിക്കണം, എന്തെങ്കിലും ഒരു പ്രയോജനം അവിടെ വേണം. ഇവിടെ എന്താണ് പറയുന്നു? അവിദ്യ അജ്ഞാനം ഉള്ളവൻ, അവിദ്യാവാൻ അജ്ഞാനി, അത് അപ്രത്യക്ഷമാണെന്ന് നീ തന്നെ പറയും. ചോദ്യം ചോദിക്കുന്നവൻ തന്നെ പറയുന്നു എന്താണോ ഇത് പശുവിനെയും രാമനെയും പോലെ അല്ല. ഇവിടെ രാമൻ പ്രത്യക്ഷമാണ്, പശുവും പ്രത്യക്ഷമാണ്. ഇവിടെ അങ്ങനെയല്ല, അജ്ഞാനത്തെ എല്ലാവരും അറിയുന്നുണ്ട്. പക്ഷേ ആർക്കായി അജ്ഞാനം? അജ്ഞാനി അജ്ഞാനി ആരറിയുന്നത്? അതെന്താണത്? രാമനാണോ കൃഷ്ണനാണോ എന്നിങ്ങനെ അറിയാൻ പറ്റുന്നില്ല. തനിക്ക് ദൃശ്യമായിരിക്കുന്നതിനെ അറിയാൻ പറ്റുന്നുള്ളൂ. ദ്രഷ്ടാവിനിവിടെ ആരറിയുന്നത്? നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞല്ലോ, ദ്രഷ്ടാവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ അതും ദൃശ്യമായി പോകും. അറിയുന്നതെല്ലാം ദൃശ്യമാവുകയാണെങ്കിൽ ദ്രഷ്ടാവിനെ ആരും അറിയുന്നില്ല, അറിഞ്ഞു കഴിഞ്ഞാൽ ദൃശ്യമായി പോയി, അതിന് പിന്നെ ദ്രഷ്ടാവെന്ന് വിളിക്കാൻ പറ്റത്തില്ല. ഈ ഒരു കാര്യം മനസ്സിൽ പറഞ്ഞതുകൊണ്ടാണ് ഇവിടെ ചോദ്യകർത്താവ് പറയുന്നത് എന്താണ്? ദ്രഷ്ടാവ് അജ്ഞേയം തന്നെ, അതറിയുന്നില്ല. അറിവിന് വിഷയമാകുന്നില്ല. അപ്പോൾ അത് അപ്രത്യക്ഷമായിരിക്കുന്നു. അപ്രത്യക്ഷണ വിദ്യാവത, അപ്രത്യക്ഷമായിരിക്കുന്ന അവിദ്യാവാൻ അനും അവിദ്യാ സംബന്ധം, ഈ അവിദ്യയുമായിട്ടുള്ള ബന്ധം, ആ വിദ്യയും അറിയുന്നവനും തമ്മിൽ എന്താ ബന്ധം? ആ വിദ്യ അറിയുന്നവനാണോ ഇരിക്കുന്നത്? അതെങ്ങനെ ഇരിക്കുന്നു? അതിൻ്റെ സ്വരൂപമാണോ? അതിൻ്റെ ധർമ്മമാണോ? അതിൻ്റെ വിശേഷണമാണോ? ഈ തരത്തിലെല്ലാം ചിന്തിച്ചിട്ട് ഈ അജ്ഞാനവും അജ്ഞാനത്തെ അറിയുന്നവനും അജ്ഞാനിയും തമ്മിലുള്ള ബന്ധത്തെ അറിയുന്നുകൊണ്ട് കിം തപസ്യാതുകൊണ്ട് നിനക്ക് എന്താ പ്രയോജനം? ഒന്ന്, പ്രത്യക്ഷമായിരിക്കുന്നു അജ്ഞാനം. അജ്ഞാനം ഇരിക്കുന്നത് എവിടെയാണ്? അപ്രത്യക്ഷം. അപ്രത്യക്ഷമായ ഒന്നിനോട് പ്രത്യക്ഷമായിരിക്കുന്ന ഒന്നിന്റെ ബന്ധത്തെ അറിഞ്ഞിട്ട് നിനക്ക് എന്താ പ്രയോജനം? കാരണം എവിടെയാണോ അജ്ഞാനം ഇരിക്കുന്നത്, അപ്രത്യക്ഷമായി തന്നെ ഇരിക്കുന്നു. അത് അജ്ഞേയമായി തന്നെ ഇരിക്കുന്നു. അജ്ഞേയമായിരിക്കുന്ന ഒന്ന്, എന്നും അജ്ഞേയമായിരിക്കുന്ന ഒന്ന്, ഒരിക്കലും അറിവിന് വെളിപ്പെടാത്ത ഒന്നിനെ ഉള്ള ഇതിന്റെ ബന്ധത്തെ നീ അറിഞ്ഞതുകൊണ്ട് നീ എന്താ ഇവിടെ നേടാൻ പോകുന്നു? എന്തിനാണ് ഈ തരത്തിൽ ചിന്തിക്കുന്നതെന്നാണ് ചോദ്യം. പറയുന്നു, ഞാൻ അറിയുന്നത് ഒരുദ്ദേശം കൊണ്ടെന്താണ്? അവിദ്യയാഹ അനർത്ഥഹേതുത്വ പരിഹർത്തവ്യാസം. എനിക്ക് അവിദ്യയെ പരിഹരിക്കും, എന്നിലിരിക്കുന്ന അജ്ഞാനത്തെ നശിപ്പിക്കുന്നു. അതിനെ നശിപ്പിക്കുന്നതിന് വേണ്ടി ഈ അജ്ഞാനത്തിന് ഞാനുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് എനിക്കറിയണം. കാരണം ഞാൻ സ്വയം അജ്ഞാനിയാണ്. ഞാൻ അജ്ഞാനിയായിരിക്കുന്നെങ്കിലും എനിക്ക് എന്നെ അറിയാൻ പറ്റുന്നില്ല. ഞാൻ എങ്ങനെയാണോ എന്റെ മുന്നിലിരിക്കുന്ന അജ്ഞാനത്തെ അറിയുന്നത്, എനിക്ക് ദൃശ്യമായിരിക്കുന്ന, എനിക്ക് വിഷയമായിരിക്കുന്ന അവിദ്യ അറിയുന്നത്, അതുപോലെ എനിക്ക് എന്നെ അറിയാൻ പറ്റുന്നില്ല. അതിനെനിക്ക് മുന്നിലിരിക്കുന്ന അവിദ്യ തന്നെയാണ് അതിന് തടസ്സം. പക്ഷേ ആ വിദ്യയെ അജ്ഞാനത്തെ പരിഹരിക്കുകയും വേണം. ആ വിദ്യയെ അജ്ഞാനത്തെ പരിഹരിക്കുന്നതിന് വേണ്ടി ഈ അവിദ്യ എവിടെയാണ് ഇരിക്കുന്നത്, ഈ അവിദ്യയും ഞാനും തമ്മിലുള്ള ബന്ധം എന്താണ്, ഇതെനിക്ക് അറിഞ്ഞേ തീരൂ എന്ന് പറയുന്നത് അവിദ്യയായ അനർത്ഥഹേതുത്വം. കാരണം അവിദ്യയാണ് ഈ അനർത്ഥത്തിനെല്ലാം കാരണം, ഈ സംസാരത്തിനെല്ലാം കാരണം. അപ്പോൾ അതിനെ പരിഹരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് ഇങ്ങനെ അറിയുന്നത്. ഒരിക്കലും അറിവിന് വിഷയമാക്കാൻ കഴിയാത്ത ആ വിദ്യാവാനെ കുറിച്ച് ഞാൻ ചിന്തിച്ചു പോകുന്നത് അതുകൊണ്ടാണ് എനിക്ക് അജ്ഞാനത്തെ പരിഹരിക്കണം. എന്ന് വെച്ചാൽ ഇപ്പോൾ ചോദ്യം ചോദിക്കുന്നയാളും സ്വയം ഉത്തരം പറയുന്ന ആളിൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞു. അയാളുടെ ചോദ്യത്തിൻ്റെ ഉത്തരം അയാൾ സ്വയം തന്നെ കണ്ടെത്തുകയാണ്. അദ്വൈതത്തിൻ്റെ രീതി ഇതാണ്. അദ്വൈത തത്വമനുസരിച്ച് പരമാർത്ഥത്തിൽ ഗുരു ഒന്ന് ശിഷ്യനെ ബോധിപ്പിക്കുന്നില്ല, ആത്മതത്വത്തെ ബോധിപ്പിക്കുന്നില്ല. ആത്മതത്വത്തെ ബോധിപ്പിക്കാൻ മറ്റാർക്കും കഴിയത്തില്ല. അത് ഒരു വെളിപ്പെടലാണ്, ബോധ്യപ്പെടലല്ല. മറ്റൊരാൾ ബോധിപ്പിച്ച് ബോധിക്കുന്ന ഒന്നല്ല. ആരൊക്കെ ബോധിപ്പിച്ചാലും ശരി, അത് ബോധിക്കത്തില്ല. മറിച്ച് സ്വന്തം ഉള്ളിൽ അത് പ്രകാശിക്കണം, വെളിപ്പെടണം. എന്തുകൊണ്ട്? അത് സ്വയം പ്രകാശിക്കുന്നതാണ്, മറ്റാരും പ്രകാശിപ്പിക്കുന്നതല്ല. ആത്മാവിനെ പ്രകാശിപ്പിക്കാൻ ഈശ്വരനോ ഗുരുവിനോ ഒന്നും സാധ്യമല്ല, അതിന്റെ ആവശ്യവുമില്ല. എന്തുകൊണ്ട്? ആ സ്വയം പ്രകാശിച്ചിരിക്കുന്നതാണ്, അതിനെ പ്രകാശിപ്പിക്കാൻ മറ്റൊന്നിന്റെ ആവശ്യമില്ല. അവിടേക്കാണ് ഇവിടെ കൊണ്ടുവരുന്നത്. അപ്പോൾ എനിക്ക് അവിദ്യയെ ഇല്ലാതാക്കണം, അജ്ഞാനത്തെ ഇല്ലാതാക്കണം. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഞാൻ ഈ അജ്ഞാനവും അജ്ഞാനിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അന്വേഷിക്കുകയാണ്. കാരണം ആ ബന്ധം അറിഞ്ഞാലേ ആ ബന്ധത്തെ നശിപ്പിക്കാൻ പറ്റൂ. എന്തെങ്കിലും ഒരു ബന്ധം ഒന്നിനുണ്ടെങ്കിൽ അതിനെവിടെയാണ് ബന്ധിച്ചിരിക്കുന്നതെന്നറിയണം. എന്നാലേ ആ ബന്ധത്തിൽ നിന്ന് അവിടെ ചെന്ന് അതിനെ മോചിപ്പിക്കാൻ പറ്റൂ. എവിടെയാണ് ബന്ധിച്ചിരിക്കുന്നതെന്നറിയാതെ ആ ബന്ധത്തെ എങ്ങനെയാണ് അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നത്? അതുകൊണ്ട് അജ്ഞാനം അവിദ്യയാകുന്ന ഈ ബന്ധത്തെ പരിഹരിക്കുന്ന എവിടെയാണ് ആ ബന്ധം നിൽക്കുന്നതെന്ന് എനിക്കറിയണം. പറയുന്നു, യസ്യ അവിദ്യ സത്താം പരിഹരിച്ചത്. പറയുന്നു, ഒന്നുകൂടെ ചിന്തിക്കുക. നീ അജ്ഞാന മായിട്ടുള്ള ബന്ധത്തെ അന്വേഷിക്കുന്നു. ഈ അജ്ഞാനുമായിട്ട് ബന്ധം ആർക്കാണുള്ളത്? ആർക്കാണോ അജ്ഞാന ബന്ധമുള്ളത് അവനതിനെ പരിഹരിച്ചോളും. എന്നുവെച്ചാൽ ചിന്തയെ ഇവിടെ അന്തർമുഖമാക്കുകയാണ്, അകമുഖമാക്കുകയാണ്. അജ്ഞാനം, ആത്മാവ്, ഈ രണ്ട് വിഷയങ്ങളെയും ബാഹ്യമായ രണ്ട് വസ്തുക്കളായി സങ്കല്പിച്ചുകൊണ്ട് അപഗ്രഥനം നടത്തുന്നിടത്തോളം കാലം ഈ അജ്ഞാനത്തിൻ്റെ നാശം ഉണ്ടാകത്തില്ല. കാരണം ഇത് അന്യമായിപ്പോയി, രണ്ടും ചിന്തിക്കുന്നവൻ്റെ രണ്ട് വിഷയങ്ങളായി. മറ്റ് ഭൗതികമായ വിഷയങ്ങളെ പഠിക്കുന്നത് പോലെയും അപഗ്രഥിക്കുന്നത് പോലെയും ഇയാൾ ബൗദ്ധികമായ ഒരു അപഗ്രഥം നടത്തുകയാണ്. ബുദ്ധിയുടെ മണ്ഡലത്തിൽ, ചിന്തയുടെ തലത്തിൽ രണ്ട് വസ്തുക്കളായി സങ്കല്പിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഇതിനെ രണ്ടിനെ അപഗ്രഥനം ചെയ്യുകയാണ്. അതിന് മൂല കാരണമായിരിക്കുന്ന എന്താണ്? ആത്മവിസ്മൃതിയാണ്. അതാണ് ഇതിനെ ചിന്തിച്ചറിയാൻ കഴിയില്ല എന്ന് പറയുന്നത്. എപ്പോഴാണോ ഇതിനെ വിഷയരൂപത്തിൽ ചിന്തിക്കുന്നത് അപ്പോഴെല്ലാം ആത്മവിസ്മൃതി സംഭവിക്കുന്നു. ആത്മവിസ്മൃതി തന്നെയാണ് അവന് അന്തിമമായ ആത്മബോധത്തിന് തടസ്സമായി നിൽക്കുന്നത്. ആത്മാവിനെ അന്വേഷിച്ച് അതിൻ്റെ ശ്രവണ മനന നിധ്യാസനങ്ങളെല്ലാം ചെയ്യുമ്പോൾ അവനെന്ത് ചെയ്യുന്നു? ചിന്തയുടെ മനസ്സിൻ്റെ ലോകത്തിന് മുഴുകിപ്പോവും. അവൻ ആത്മനിഷ്ഠമാകുന്നതിന് പകരം വിഷയനിഷ്ഠമാകും. അപ്പം അവൻ സഞ്ചരിക്കുന്നത് ചിന്തയുടെ ലോകത്തിലായിരിക്കും. അങ്ങനെ ചിന്തയുടെ ലോകത്തിൽ സഞ്ചരിക്കണമെങ്കിൽ അവനിൽ എൻ്റെ നിജസ്മൃതി അതവൻ നഷ്ടപ്പെട്ടിരിക്കും. അല്ലെങ്കിൽ ആത്മവിസ്മൃതി അവന് സംഭവിച്ചിരിക്കും. അപ്പം അതാണ് ഇവിടെ പരിഹരിക്കേണ്ടത്. അല്ല, ഇവിടെ ബൗദ്ധികമായ വിശകലനം അല്ലെങ്കിൽ അപഗ്രഥനമല്ല. അപ്പോൾ കൈവിട്ടുപോയ ആ നിജസ്മൃതിയെ തിരിച്ചെടുക്കുക, അതിന് അവൻ സ്വയം സന്നദ്ധനാകുക, പ്രാപ്തനാകുക, അതാണ് മനനം കൊണ്ട് സാധിക്കേണ്ടത്. അല്ലാതെ ഒരിക്കലും അത് വിഷയഗ്രഹണമല്ല, അറിവിൻ്റെ സമ്പാദനമല്ല. ആത്മവിചാരം അല്ലെങ്കിൽ ആത്മവിദ്യ എന്ന് പറയുന്നത് ഒരിക്കലും അറിവിൻ്റെ സമ്പാദനമല്ല. അതുകൊണ്ടാണ് ഇത് പുസ്തകങ്ങളിലൂടെ അറിയാൻ പറ്റത്തില്ല, പഠിച്ച് മനസ്സിലാക്കാൻ പറ്റത്തില്ല എന്നെല്ലാം പറയുന്നു. അവിടെയെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു? അറിവിനെ സമ്പാദിക്കുന്നു. ഇവിടെ അറിവിൻ്റെ സമ്പാദനമല്ല, മറിച്ച് അറിവിനോടുള്ള അനന്യഭാവമാണ്. അതാണ് ഇവിടെ പറയുന്നത്. എന്താണ്? യസ്യ അവിദ്യ സതാം പരിഹരിഷ്യതി. അവിദ്യയെക്കുറിച്ചും അവിദ്യയുടെ നാശത്തെക്കുറിച്ചും അവിദ്യാപരിഹാരത്തെക്കുറിച്ചും ഒന്നും ചിന്തിച്ച് നീ വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. ആർക്കാണോ അവിദ്യ ഉള്ളത് അവൻ അവിദ്യ പരിഹരിച്ചോളും. എന്നുവെച്ചാൽ ആത്മനിഷ്ഠമായി ആണ് ആ വിദ്യ നാശം സംഭവിക്കേണ്ടത്, വിഷയനിഷ്ഠമായിട്ടല്ല. ചിന്ത അല്ലെങ്കിൽ മനനം ബഹിർമുഖമായിട്ടല്ല ആത്മബോധം കൈവരേണ്ടത്, അത് അന്തർമുഖമാകുമ്പോഴാണ് ആത്മബോധം വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവിടെ ചോദ്യകർത്താവിന് കുറച്ചുകൂടി തെളിഞ്ഞു. എന്തായാലും മമ ഏവ അവിദ്യ, ഇപ്പോഴാണ് അയാൾ ആത്മനിഷ്ഠമാകുന്നത്. അവിദ്യയെക്കുറിച്ചുള്ള അല്ലെങ്കിൽ അവിദ്യയുടെ നാശത്തെക്കുറിച്ചുള്ള അന്വേഷണമെല്ലാം തലതിരിഞ്ഞായിരുന്നു ഇതുവരെ സംഭവിച്ചുകൊണ്ടിരുന്നു. അയാൾ പറയുന്നു, അത് എന്നിൽ തന്നെയാണ്, അവിദ്യ എന്നിൽ തന്നെയാണ് നിലനിൽക്കുന്നത്, അതിൻ്റെ നാശം എന്നിൽ തന്നെയാണ് സംഭവിക്കേണ്ടത് എന്ന് ചിന്തിച്ച് ആ ചോദ്യകർത്താവിയുടെ തത്വനിഷ്ഠനാകുകയാണ്, അന്തർമുഖനാകുകയാണ്. മമേവ വിദ്യ ജാനാസി തർഹ്യ വിദ്യ തദ്വന്ദം ചാത്മാനം അങ്ങനെയാണെങ്കിൽ നീ കുറെ അടുത്തെത്തി കഴിഞ്ഞു. എന്താണോ അവിദ്യ എന്നിലാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ എന്താണ് നിനക്ക് അവിദ്യയും അവിദ്യയുള്ളവനെയും അറിയാം, അവിദ്യയെയും അവിദ്യാവാനെയും അറിയാം. തർഹി അവിദ്യാം തദ്വന്ദം ചാത്മാനം. അവിദ്യയും അവിദ്യയുള്ളവനെയും നീ അറിയുന്നുണ്ട്. പക്ഷെ അങ്ങനെ അറിയുമ്പോൾ ആ അറിവ് അവിദ്യയോടുകൂടി ചേർത്ത് തന്നെ അറിയുമ്പോൾ അറിവിൻ്റെ ഒരു പൂർണ്ണതയില്ല. എന്തുകൊണ്ട്? അറിവിൻ്റെ ഭാഗമായി അവിദ്യ നിൽക്കുന്നു. തന്നെ അറിയുന്നു, പക്ഷേ തന്നെ അറിയുന്ന അറിവിന് അവിദ്യ തന്നെ ഒരു ആവരണം, ഒരു മറവ് സൃഷ്ടിക്കുന്നു. ഇനി അതുകൂടി പരിഹരിക്കണം. ജാനാമി എന്നത് പ്രത്യക്ഷേണ പറയുന്നു, എനിക്ക് മനസ്സിലായി, എൻ്റെ ചിന്ത ഇപ്പോൾ എന്നിലേക്ക് എന്നെ തിരിഞ്ഞു വന്നു. പക്ഷെ എന്നാലും അത് അനുഭവത്തിൽ വരുന്നില്ല. ജാനാമി എന്നത് പ്രത്യക്ഷേണം. അവിദ്യയെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ എന്ത് ചെയ്തു? അവിദ്യാവാനിലെത്തിച്ചേർന്നു. പക്ഷെ എന്നാലവിടെ അനുഭവം വരുന്നില്ല, പ്രത്യക്ഷ അനുഭവം വരുന്നില്ല. അവിദ്യ തന്നെ തടസ്സമായി നിൽക്കുന്നു. ഈ ഒരവസ്ഥയിൽ എന്താണ് അവിദ്യാവാൻ എന്നുള്ളതിനെ കുറിച്ചൊരു ഈശദർശനം, അല്ലെങ്കിൽ ദൂരെ നിന്നുള്ളൊരു വീക്ഷണം അന്വേഷിക്കുന്നവന് കിട്ടി. എന്നാൽ ശരിക്കും അങ്ങോട്ട് ബോധ്യപ്പെടുന്നില്ലെങ്കിൽ അറിവിനെ എന്തു പറയാം? റൂഹം എന്ന് പറയാം. അനുമാനേന ചെയ്തു ജാനാസി. അപ്പൊ നീ ഒരു അനുമാനത്തിലൂടെ ഒക്കെ ധരിക്കുന്നു, പ്രത്യക്ഷമായിട്ടല്ല, ആനുഭൂതികമായിട്ടുള്ള അറിവ്, റൂഹം എന്നുള്ള നിലയ്ക്ക്. അപ്പോ ഞാൻ ആ വിദ്യാസംബന്ധത്തെ അന്വേഷിക്കുന്നത് എന്നിൽ തന്നെയാണ്, അന്വേഷണം ചെന്നെത്തിയിരിക്കുന്നത് എന്നിലാണ്. ഈ അജ്ഞാനത്തിനുള്ള ബന്ധത്തെക്കുറിച്ച് അന്വേഷിച്ചു ചെന്നാൽ ഞാൻ ചെല്ലുന്ന ഇവിടെ എന്റെ സ്വരൂപത്തിലാണ്. അതായത് ബന്ധം അറ്റുപോകുന്ന ജ്ഞാനം അവിടെയാണ് എന്ന് ഊഹിക്കാൻ കഴിയുന്നവൻ പറയുന്നത് ഊഹാപോഹ വിചക്ഷണനാണ് അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നവൻ. അതാണ് പറയുന്നത് അനുമാനേന ചേത് ജാനാസി. അപ്പം നീ മനസ്സിലാക്കുന്നത് നിന്റെ അനുഭൂതിയിലൂടെയല്ല, പക്ഷേ നിന്റെ ഊഹത്തിലൂടെയാണ്. അങ്ങനെയാണെങ്കിൽ കഥം സംബന്ധം ഗ്രഹണം. അങ്ങനെ നീ അന്വേഷിക്കുന്നിടത്ത് ആ ജ്ഞാനവും നീയും തമ്മിലുള്ള ആ ബന്ധം അത് നീ അന്വേഷിക്കേണ്ട കാര്യമില്ല. നീ ഊഹത്തിലൂടെ അറിയാൻ ശ്രമിച്ചാൽ ആ ഒരു ബന്ധത്തെ നിനക്ക് പിടികിട്ടത്തില്ല. സംബന്ധത്തെ ഗ്രഹിക്കാൻ സാധ്യമല്ല. ഒരു പാഴ്വേരെയാണ് അവിടെ ചെയ്യുന്നത്. അതൊന്നുകൂടി വിശദീകരിക്കുന്നു. നഹിത്ത പഞ്ഞാതു ജേയഭൂതയ അവിദ്യയ തത്കാലേ സംബന്ധോ ഗൃഹീതം ശക്തി. അപ്പോ ആത്മാവിനെ കുറിച്ചുള്ള അന്വേഷണങ്ങൾ പല വഴിക്കുമുള്ള അന്വേഷണങ്ങളുണ്ട്. ഇവിടെ പറയുന്നത് എന്താണ്? ആ പല അന്വേഷണങ്ങളും പല ചോദ്യങ്ങളും നിരർത്ഥകങ്ങൾ തന്നെയാണ്. അതിന് ഏതോ ഒരു ചോദ്യത്തിന്റെ ഉത്തരം മാത്രം ശരിയായിരിക്കും, ബാക്കിയുള്ള എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരങ്ങൾ നിരർത്ഥകമായിരിക്കും. അവസാന ചോദ്യത്തിന്റെ ഉത്തരം ശരിയായിരിക്കും, അതുവരെയുള്ള ചോദ്യങ്ങളുടെ എല്ലാ ഉത്തരങ്ങൾ നിരർത്ഥകമാണ്. അതാണ് നേതി നേതി എന്ന് പറയുന്നത്. അതാണ് ഇവിടെയും പറയുന്നത്. നഹി തവ ജ്ഞാതഹൃ ജ്ഞേയഭൂതയ അവിദ്യയ. ഇവിടെ ചോദ്യകർത്താവ് തന്നിലേക്ക് തന്നെ എത്തിച്ചേർന്നു. ഞാൻ തന്നെയാണ് ഇവിടെ ജ്ഞാതാവായിരിക്കുന്നത്, എന്നിൽ അവിദ്യയില്ല, പക്ഷേ അവിദ്യ എന്റെ മുന്നിലുണ്ട്, അത് ജ്ഞേയമായിരിക്കുന്നു. ജ്ഞാതാവിന്റെ ധർമ്മമല്ല, ജ്ഞാതാവിന്റെ വിശേഷണമല്ല എന്ന് വെച്ചാൽ അതിന്റെ താല്പര്യം എന്താണ്? അവിദ്യ അറിവിന് വിഷയമായി നിലനിൽക്കുന്നു, പക്ഷേ അത് അറിവിന് ഒരിക്കലും ബാധിക്കുന്നില്ല. അറിവിന്റെ സ്വപ്രകാശത്തെ കെടുത്തുന്നതിനുള്ള പ്രാപ്തി അവിദ്യക്കില്ല. ഒരിക്കലും ഈ അവിദ്യ അല്ലെങ്കിൽ അജ്ഞാനം അറിവിനെ മറച്ചിട്ടില്ല. പ്രകാശത്തെ മറയ്ക്കുന്നതിന് ഒരിക്കലും ഇരുട്ടിന് ശേഷിയില്ല. എന്തുകൊണ്ട്? ഇരുട്ടിന്റെ സ്വഭാവം തന്നെ പ്രകാശത്തിൽ നശിച്ചു പോകുന്നതാണ്. പ്രകാശത്തിൽ നശിക്കുന്നതാണ് ഇരുട്ടിന്റെ സ്വഭാവമെങ്കിൽ ആ ഇരുട്ടിന് പ്രകാശത്തിന് എങ്ങനെ മൂടാൻ കഴിയും? അങ്ങനെ ഒരിക്കലും ഒരിടത്ത് സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് ജ്ഞേയമായിരിക്കുന്ന അറിവിന് മുമ്പിൽ നിലനിൽക്കുന്നതായ എന്നാൽ അറിവിനെ ബാധിക്കാതിരിക്കുന്നതായ ഈ അവിദ്യ, ഈ അവിദ്യയെ നീ അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തത്കാലെ ഈ അവിദ്യയെ നീ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് സംബന്ധോ ഗ്രഹീതം നശിക്കില്ല. നിനക്കൊരിക്കലും ഈ അവിദ്യയും നീയും തമ്മിലുള്ള ആ ഒരു ബന്ധത്തെ നിനക്ക് ഗ്രഹിക്കാൻ പറ്റത്തില്ല. കാരണം അത് നിന്നിലുണ്ടെങ്കിലേ നിനക്ക് ഗ്രഹിക്കാൻ പറ്റും. പശുരാമന്റേതായതുകൊണ്ടാണ് പശുവിനും രാമനും തമ്മിലുള്ള ബന്ധത്തെ നിനക്ക് ഗ്രഹിക്കാൻ പറ്റിയത്. അവിദ്യ നിന്റേതല്ല, നിന്നിലില്ല. അതുകൊണ്ടൊരിക്കലും നിനക്ക് ഈ അവിദ്യയുമായിട്ടുള്ള ബന്ധത്തെ കണ്ടുപിടിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് അത്തരം ഒരു അന്വേഷണം, അവിദ്യയുടേതാണ്, അതെവിടെ ഇരിക്കുന്നു, എന്താണ് ഇതിന്റെ ബന്ധം, ഇത്തരത്തിലുള്ള അന്വേഷണങ്ങളെല്ലാം അനാവശ്യങ്ങളാണ്. ഇതൊന്നും ഈ അന്വേഷണങ്ങൾ അവസാനിക്കത്തിടത്തോളം കാലം ആത്മബോധം കൈവരത്തില്ല. വ്യർത്ഥവും നിരർത്ഥവുമായ അന്വേഷണങ്ങളാണ്. ആത്മാവിന്റെ പേരിൽ, ആത്മാന്വേഷണം എന്നുള്ള പേരിൽ ഈ ജിജ്ഞാസ നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പം നമ്മൾ ചോദിക്കുന്ന നിരവധി ചോദ്യങ്ങൾ, അനവധി ചോദ്യങ്ങൾ നിരർത്ഥകങ്ങളാണ്. അത് ആ ചോദ്യത്തിന് ഉള്ള കേവലം ഒരു സമാധാനത്തിന് ഉതകും. കാരണം ഏത് ചോദ്യത്തിനും എന്തെങ്കിലും സമാധാനം കാണും, പക്ഷേ ആ ചോദ്യങ്ങളൊന്നും ആത്മബോധത്തിന് ഉതകുന്നതാണ്. അതാണ് ഇവിടെ ബോധിപ്പിക്കുന്നത് ചോദ്യകർത്താവിന്. ഇങ്ങനെ ഒരു സംബന്ധത്തെ നീ ഗ്രഹിക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ ലളിതമായ ഭാഷയിലാണ് ചോദിക്കുന്നത്. അവിദ്യ എവിടെയാണ്, അവിദ്യയുടേതാണ്, അതെവിടെ നിൽക്കുന്നു, എങ്ങനെ ഉണ്ടാകും, നിർഗുണമായ ആത്മാവിൽ എങ്ങനെയാണ് അജ്ഞാനം വരുന്നത്, ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ. നിർഗുണമായിരുന്നതിൽ എങ്ങനെ പ്രപഞ്ചമുണ്ടായി, ഇത്തരം വരുന്ന നിരന്ന് വരുന്ന ഈ ചോദ്യങ്ങളെല്ലാം അർത്ഥശൂന്യങ്ങളാണ്. ഇതൊന്നുമല്ല ഒരുവനെ ആത്മബോധത്തിലേക്ക് നയിക്കുന്നു. ഈ ചോദ്യകർത്താവ് എന്തു വരുന്നു, ഇത്തരം ഒരു ചോദ്യം ചോദിക്കുന്ന ഒരാൾ ഒരിക്കലും ആത്മബോധം കൊണ്ടല്ല തൃപ്തിപ്പെടുന്നത്. പിന്നെ അയാൾ തൃപ്തനാവുന്ന എങ്ങനെ? ഈ ചോദ്യത്തിന് അയാളെ ബുദ്ധിക്ക് ബോധിക്കുന്ന ഒരു സമാധാനം കിട്ടുമ്പോൾ അയാൾ തൃപ്തനായി, അപ്പോൾ അയാൾ കൃതാർത്ഥനാവും. അല്ല, ഒരു ചോദ്യകർത്താവും ഒരിക്കലും ആത്മബോധത്തിലെത്തിയിട്ട് തൃപ്തിപ്പെടാറില്ല. ഇത്തരം പരിമിതികളുള്ള ദുർബലങ്ങളായ ചോദ്യങ്ങൾക്ക് കിട്ടുന്ന ദുർബലങ്ങളായ സമാധാനങ്ങൾ, പരിമിതമായ സമാധാനങ്ങളിൽ അയാൾ തൃപ്തനാകുകയാണ്. അയാൾ സ്വയം ഒപ്പം അഭിമാനിക്കുന്ന എന്താണ്? ഞാൻ ജ്ഞാനിയായി, എനിക്ക് ജ്ഞാനം ഉണ്ടായി, കാരണം എന്റെ പ്രശ്നങ്ങൾക്കെല്ലാം സമാധാനം ലഭിച്ചു. അതല്ല ജ്ഞാനം, അവിടെയുള്ള അജ്ഞാനത്തിൽ തന്നെ നിൽക്കുകയാണ്. അതുകൊണ്ട് ചോദ്യങ്ങൾ ചോദിച്ച് സമാധാനം നേടുന്നതല്ല ജ്ഞാനപ്രാപ്തി എന്ന് പറയും. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. എന്താണ് നീ ചോദ്യം ചോദിക്കുന്നത്? നിരർത്ഥകം തന്നെയാണ്. നീ അജ്ഞാനത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് അജ്ഞാനവും നീയും തമ്മിലുള്ള ആ ബന്ധത്തെ ഗ്രഹിക്കണമെന്ന് കൽപ്പിക്കുന്നത് തന്നെ അസംബന്ധമാണ്. എന്തുകൊണ്ട്? അവിദ്യായ വിഷയത്വനൈവ അജ്ഞാതൃപയുക്തത്വ. ഒരു കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി, ഈ ജ്ഞാതാവ് അറിയുന്നവൻ, അറിയുന്നവന്റെ കേവലം ഒരു വിഷയമായി മാത്രം അറിവ്, അറിയുന്നവന്റെ വിഷയമായി എന്ന് പറഞ്ഞാൽ അറിവ് പ്രകാശിപ്പിക്കുന്ന ഒന്നായി മാത്രം ഈ അജ്ഞാനം നിലനിൽക്കുന്നു എന്ന് മാത്രം അജ്ഞാനത്തെക്കുറിച്ച് ധരിച്ചാൽ മതി. എന്ന് വെച്ചാൽ ഇരുട്ടെങ്ങനെ നിലനിൽക്കുന്നു, വെളിച്ചം ബോധിപ്പിക്കുന്ന ഒരു വസ്തുവായിട്ട്. നമ്മൾ ഇരുട്ടിനെ അറിയുന്ന എല്ലാം എപ്പോഴാണ്, എങ്ങനെയാണ്? എപ്പോഴും വെളിച്ചത്തിന്റെ സഹായത്തിലാണ്. വെളിച്ചത്തിന്റെ സഹായത്തിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് നിഴലാണെന്ന് മനസ്സിലാക്കുന്നു. മൊത്തം ഇരുട്ടാണെങ്കിലോ ഉരുട്ടിലാണെങ്കിലോ അവിടെയും ചക്ഷുരിന്ദ്രിയത്തിൽ നിന്ന് വരുന്ന ഒരു വെളിച്ചമുണ്ട്. ആ വെളിച്ചം കൊണ്ട് എന്ത് ചെയ്യുന്നു? ബാഹ്യമായ ഇരുട്ടിനെ മനസ്സിലാക്കുന്നു. ഇരുട്ടിനെ അറിയുന്നത് വെളിച്ചത്തിലാണ്. അപ്പൊ വെളിച്ചം എന്ത് ചെയ്യുന്നു? അത് തന്റെ ഉള്ളിലല്ല, തന്നോട് ബന്ധപ്പെട്ടല്ല, തന്നലിന് ബാഹ്യമായി ഈ ഇരട്ടിനെ അത് പ്രകാശിപ്പിച്ചുകൊണ്ട് പ്രകാശിക്കുന്നു, സ്വയം പ്രകാശിക്കുന്നു. ആ ഇരട്ട് ഈ വെളിച്ചത്തിലേക്ക് കടന്നു വന്നാൽ അതിന് പിന്നെ നമുക്ക് വെളിച്ചമൊന്നും വിളിക്കാൻ പറ്റില്ല. ആ ഇരട്ടിന് ഒരിക്കലും വെളിച്ചത്തിന്റെ സ്വഭാവത്തെ സ്വരൂപത്തെ നശിപ്പിക്കാൻ കഴിയുന്നില്ല. മറിച്ച് വെളിച്ചത്തിന് ദൂരെ നിൽക്കാനേ അതിന് കഴിയത്തുള്ളൂ. ഈ ആത്മപ്രകാശത്തിനെ ഭഞ്ജിക്കാൻ അല്ലെങ്കിൽ ആ ആത്മപ്രകാശത്തിലേക്ക് കടന്നു വരാൻ ഈ അജ്ഞാനത്തിന് ഒരിക്കലും സാധ്യമല്ല. അപ്പൊ അത് സദാസ്വയം പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. ആ പ്രകാശത്തിൽ നിന്നും മാറി ഈ അജ്ഞാനം നിലനിൽക്കുന്നു. അതാണ് വിഷയത്തിൽ നിൽക്കുന്നു എന്ന് പറയുന്നു. അതുകൊണ്ട് ഇത് രണ്ടും തമ്മിൽ യാതൊരു ബന്ധവുമില്ല, ഒന്നും മറ്റൊന്നിലില്ല. അതുകൊണ്ട് സ്വയം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ജ്ഞാതാവായിരിക്കുന്ന ഈ അറിവിൽ അന്ധകാരമില്ല, ഇരുട്ടില്ല. അത് നീ മനസ്സിലാക്കിയാൽ മതി. തന്നിൽ ഇരുട്ടില്ല എന്നറിഞ്ഞു കഴിഞ്ഞാൽ അതാണ് യഥാർത്ഥ ജ്ഞാനം. തന്നെ സംസാരിയായ ആത്മാവാണ് എന്ന് പറയുന്ന അതിനെയാണ്. അതാണ് ഒരുവന് മുക്തിയെ കൊടുക്കുന്നത്. അവിടെയാണ് ശിഷ്യനെ ഇവിടെ എത്തിക്കുന്നത്. അവിദ്യായ വിഷയത്വനൈവ ജ്ഞാതുഃ, ജ്ഞാതുഃ വിഷയത്വനൈവ അവിദ്യായ ഉപയുക്തത്വ എന്നാണ്. അവിദ്യയ്ക്ക് ഒരിക്കലും ഈ ജ്ഞാതാവുമായി ഏതെങ്കിലും തരത്തിലൊരു ബന്ധത്തെ സ്ഥാപിക്കാൻ സാധ്യമല്ല. അനുദൃശ്യം ദർപ്പണ ദൃശ്യമാന നഗരി തുല്യം നിജാന്തർഗതം പശ്യന്യാത്മനിമായ ബഹിരിവോദ്ഭൂതം യഥാ നിദ്രയ എന്ന് പറയുന്നത് ഇതിന്റെ വ്യാഖ്യാനമാണ്. എന്നുവെച്ചാൽ ഞാതൊരു അവിദ്യാഭ്യാസ സംബന്ധസ്യോ ഗ്രഹീത ജ്ഞാനം ച അന്യത്തദ്വിഷയം സംഭവതി അനവസ്ഥ പ്രാപ്തി. ഇതിനെക്കുറിച്ച് ഒരാൾ വളരെ ബുദ്ധിമാനാണ് എന്നുള്ള അഭിമാനത്തോടുകൂടി ഒരാളിനെ കൂടി ചിന്തിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചു വന്നിരിക്കട്ടെ. മനനത്തിൽ അത്തരൊരു ബുദ്ധിയുടെ അഭിമാനമില്ല. പക്ഷെ സാധാരണ ഒരുവൻ ഇതിനെ കൂടി ചിന്തിച്ചു പോയാൽ എന്ത് ചെയ്യും? അവനവന്റെ ബുദ്ധിയിൽ അഭിമാനം വരും. അപ്പോൾ അവൻ ബുദ്ധിയിലെ ശക്തി ഉപയോഗിച്ചവൻ ചിന്തിക്കും. അങ്ങനെ ചിന്തിച്ചാൽ വരുന്ന ദോഷം എന്താണ്? ഇവിടെ പറയുന്നു, അവന് ഉറങ്ങാൻ കഴിയത്തില്ല, ഉറക്കം വരത്തില്ല. ഉറക്കം വരാതിരുന്നാൽ എന്താണ് സംഭവിക്കുന്നത് നമുക്കറിയാം. അവിടെ എത്തിച്ചേരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് സാധാരണ പറയുന്നത് ഇത് പുലിയെ പിടിക്കാൻ പോകുന്ന പോലെയാണ്. ഒന്നുകിൽ പുലി പിടിക്കും അല്ലെങ്കിൽ പുലിയെ പിടിക്കും, രണ്ടിലേതെങ്കിലും ഒന്നും സംഭവിക്കുന്നു. ഒന്നുകിൽ ഇവൻ ഈ ബോധമുണ്ടാവും, നേരെയാണ് പോകുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഇവന്റെ ബ്രെയിൻ ഡാമേജ് ആയിപ്പോവും. അതാണ് ഇവിടെ പറയുന്നത്. പറയുന്നില്ലേ അവൻ വേദാന്തം പഠിച്ച് തല തിരിഞ്ഞു പോയെന്ന്? അതാണ് ഇവിടെ പറയുന്നത്. അതിവിടെ ശാസ്ത്രീയമായ ഭാഷയിൽ പറയുകയാണ്. ഞാൻ നാടൻ ഭാഷയിൽ പറഞ്ഞു. ഞാതൊരു അവിദ്യാഭ്യാസ സംബന്ധസ്യോ ഗ്രഹീത, നീ വളരെ ബുദ്ധി ഉപയോഗിച്ച് വളരെ സമർത്ഥമായ ചോദ്യങ്ങളൊക്കെ ഉന്നയിച്ചിട്ട് ഗവേഷണം നടത്തുകയാണ്. ഇത് ഗവേഷണമല്ല, ഗവേഷണം എന്ന് പറയുന്നത് എന്താണ്? സ്ഥിതി വിവരങ്ങൾ, ഡേറ്റാസ് എല്ലാം ശേഖരിച്ചു വച്ചിട്ട് അതിനെ അപഗ്രഥനം ചെയ്ത് വിശകലനം ചെയ്ത് ചില നിഗമനങ്ങൾ എത്തിച്ചേരുക, അതാണ് ഗവേഷണം. ഇത് ഗവേഷണമല്ല. ഗവേഷണം നടത്തിയ എന്തോ അതാണ് പറയുന്നത്, ജ്ഞാതുഹു അവിദ്യായ സംബന്ധസ്യോ ഗ്രഹീത ജ്ഞാനം ച നിത്യതദ്വിഷയം സംഭവതി അനവസ്ഥ പ്രാപ്തേഹി. സാധാരണ നമ്മൾ ആത്മതത്വത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക, പഠനം നടത്തുക, മനനം നടത്തുക, ഇതൊക്കെ നമ്മളതിനേക്ക് ഒരു റിസർച്ചായിട്ടാണ് നടത്തിയിരിക്കുന്നത്, ഗവേഷണമായിട്ടാണ്. ഇതങ്ങനെയുള്ള ഗവേഷണമല്ല. ഗവേഷണം നടത്തുന്നവരെന്തായിരിക്കും, എങ്ങനെയായിരിക്കും അത് നടത്തുന്നത്? രണ്ട് വിഷയമായിട്ട് എടുക്കുന്നു, ഒന്ന് ജ്ഞാതാവ്, ഒന്ന് ജ്ഞേയം, അതായത് അവിദ്യ. എന്നീ രണ്ടും തമ്മിലുള്ള സംബന്ധം, മൂന്ന് കാര്യം, ഇതിനെക്കുറിച്ച് അവർ ചിന്തിക്കുന്നു. അപ്പൊ ജ്ഞാതാവ്, ജ്ഞേയം, ജ്ഞാതാവും ജ്ഞേയവും തമ്മിലുള്ള സംബന്ധം ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നുവെച്ചാൽ, സാധാരണ ചോദിക്കുന്നു അവിദ്യ എങ്ങനെ ഉണ്ടായി, അതെവിടെ നിലനിൽക്കും, ആത്മാവ് നിർഗുണമല്ലേ, അതിനെന്തിനാ വിദ്യ വന്നു, ഇതെത്ര കാലം നിലനിൽക്കും, നിർഗുണത്തിൽ നിന്ന് എങ്ങനെ സഗുണമുണ്ടായി, നിർഗുണത്തിൽ എങ്ങനെ അജ്ഞാനമുണ്ടായി, ഇത് രണ്ടും തമ്മിൽ എന്താ ബന്ധം, ഇതിനാര് ബന്ധപ്പെടുത്തുന്നു, ഇതൊക്കെയാണ് ഇവിടുത്തെ സ്ഥിതി വിവരങ്ങൾ. ഇത് വച്ച് ഇതിനെ ചിന്തിച്ച് ചിന്തിച്ചാണ് ഓരോ നിഗമനങ്ങളിൽ എത്തിച്ചേരുന്നത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ അവർ എവിടെ എത്തിച്ചേരും? ജ്ഞാതു അവിദ്യായാശ്ച സംബന്ധസ്യോ ഗ്രഹീത. അപ്പം ജ്ഞാതാവായിരിക്കുന്ന തന്റെ സ്വരൂപവും തന്റെ മുമ്പിലുള്ള ആ വിദ്യയും തമ്മിലുള്ള ബന്ധത്തെ അറിയുന്നവനായി മാറും. എന്നുവെച്ചാൽ അയാൾ അന്വേഷിച്ച് അന്വേഷിച്ച് മറ്റൊരു ജ്ഞാതാവായി മാറുകയാണ്. ജ്ഞാതാവായിരിക്കുന്ന തന്റെ സ്വരൂപത്തെ വിസ്മരിച്ചിട്ട്, തന്റെ വാസ്തവസ്ഥിതിയെ മറന്നിട്ട്, തന്നെയും അവിദ്യയെയും തന്റെ മുന്നിൽ നിർത്തി ഇതിന്റെ ബന്ധത്തെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ജ്ഞാതാവായി മാറും. അങ്ങനെ ജ്ഞാതാവായി മാറുമ്പോൾ അയാൾക്കൊരു ജ്ഞാനും ഉണ്ടാവും. ഇതിനെയൊക്കെ സംബന്ധിച്ചുള്ള ഞാൻ എന്താണ്, ഇത് ജ്ഞാതാവ്, ഇത് അവിദ്യ, ഇത് രണ്ടും തമ്മിലുള്ള ബന്ധം, അതിനെക്കുറിച്ചുള്ള ഞാൻ എന്നിങ്ങനെ പോകും. അപ്പൊ അന്വേഷിക്കുന്നവൻ തന്നെ മറ്റൊരു ജ്ഞാതാവായി മാറിയിട്ട് ഇതിനെല്ലാം കുറിച്ചുള്ള ജ്ഞാനമുള്ളവനായി മാറും. അവിടെയും ഇതേ പ്രശ്നം തന്നെ വരും. അവിടെ ഒരു ജ്ഞാതാവ്, ഒരു ജ്ഞേയം, അത് തമ്മിലുള്ള സംബന്ധത്തെ അറിയുന്നതിന് വേണ്ടി അയാൾക്ക് മറ്റൊരു ജ്ഞാതാവാകേണ്ടി വരും. എവിടെയെല്ലാം ജ്ഞാതാവും ജ്ഞേയവുമുണ്ടോ അവിടെയെല്ലാം സംബന്ധങ്ങളുണ്ട് എന്നുള്ള നിഗമനത്തിൽ അതിനെയെല്ലാം സംബന്ധിച്ചുള്ള ഒരു ജ്ഞാതാവും ഒരു ജ്ഞാനവും വീണ്ടും ഉണ്ടാവും. ഇങ്ങനെ ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ച് എന്ത് ചെയ്യുന്നു, അയാൾ സ്വയം ഈ ആത്മവിസ്മൃതിയിലൂടെ ആത്മാവിൽ നിന്ന് മാറി താൻ ആർജിക്കുന്ന ഓരോ ജ്ഞാനത്തിന്റെയും ജ്ഞാതാവായി മാറിക്കൊണ്ടേയിരിക്കും. ഒരിക്കലും അയാളുടെ ചിന്തയ്ക്ക് അറുതി വരത്തില്ല. കാരണം ഓരോ സമയവും അയാൾ ജ്ഞാതാവും അയാൾ ആർജിക്കുന്ന ജ്ഞാനത്തോടുകൂടിയതിനുമായി മാറുന്നു. ഇതാണ് അനവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരാൾ വഴിവിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞല്ലോ അസമ്പ്രദായവിദ്, ഇതിന്റെ സമ്പ്രദായത്തെ അറിയാതെ കേവലമായ തന്റെ അജ്ഞാനത്തെ അവലംബിച്ചുകൊണ്ട്, നേരത്തെ പറഞ്ഞു കേവലമായ അജ്ഞാനത്തെ അവലംബിച്ചുകൊണ്ടെന്ന് പറഞ്ഞു, ആ അജ്ഞാനജന്യമായ തന്റെ അറിവ്, അജ്ഞാനത്തിൽ നിന്നുണ്ടായ അറിവിനെ അവലംബിച്ചുകൊണ്ട് ഒരാൾ അന്വേഷണം നടത്തിക്കഴിഞ്ഞാൽ ഈ അന്വേഷണത്തിനും അയാളുടെ അറിവിനും അന്തം വരുന്നില്ല. ജ്ഞാതാവിനെയും ജ്ഞേയത്തെയും സംബന്ധിച്ചുള്ള സംബന്ധത്തെ ഗ്രഹിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിനെ ഗ്രഹിക്കുന്ന ഒരു ജ്ഞാതാവും ഒരു ജ്ഞാനവും പിന്നെ അവിടെ വരുന്ന ജ്ഞാതാവും വിഷയവും തമ്മിൽ ഉള്ള സംബന്ധത്തെ ഗ്രഹിക്കുന്ന മറ്റൊരു ജ്ഞാതാവും ജ്ഞാനവും ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പോ അറിവ് സമ്പാദിക്കാതല്ല ആത്മാന്വേഷണം എന്ന് പറയുന്നത്, മറിച്ച് ഈ അറിവെല്ലാം ഒടുങ്ങുന്നതാണ് ആത്മാന്വേഷണത്തിന്റെ അവസാനം എന്ന് പറയുന്നത്. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. എന്താണ് യതി ജ്ഞാത്രാവി ജ്ഞേയ സംബന്ധവും ന്യായീത, ജ്ഞാതാവ് ജ്ഞേയവുമായിട്ടുള്ള സംബന്ധത്തെ അറിയുകയാണെങ്കിൽ അന്യോ ജ്ഞാതാ കല്പികസ്യ എന്ന് പറയുന്നു. ജ്ഞാതോ അവിദ്യായാസ സംബന്ധസ്യോ ഗ്രഹീത, ജ്ഞാതാവും അവിദ്യവും തമ്മിലുള്ള സംബന്ധത്തെ ഗ്രഹിക്കുന്ന ഗ്രഹീതാവ് അന്യത്തദ്വിഷയം ജ്ഞാനച്ച, അതിനെ സംബന്ധിച്ചുള്ള ഒരു ജ്ഞാനവും സംഭവതി, അങ്ങനെ വരികയില്ല. വന്നു കഴിഞ്ഞാൽ അനവസ്ഥാപ്രാപ്തി, അനവസ്ഥ എന്ന് പറയുന്ന ദോഷമുണ്ടാവും. അങ്ങനെ ഒടുങ്ങാത്ത അന്വേഷണവും ഒടുങ്ങാത്ത ചിന്തയുമല്ല ആത്മബോധമെന്ന് പറയുന്നു. ഗ്രന്ഥങ്ങളിലൂടെ ശാസ്ത്രത്തിലൂടെ ഇന്ന ഒരാള് ഈ ആത്മാവിനെ ഇങ്ങനെ പരതി നടക്കുമ്പോൾ ചിലപ്പോൾ അയാൾ ചെന്നുവിടുന്നതിനായിരിക്കും ഒടുങ്ങാത്ത അന്വേഷണത്തിൽ, ഒടുങ്ങാത്ത അറിവിൽ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അതെല്ലാം നടത്തും. അത് ശാസ്ത്രത്തിനും അറിയാം. ശാസ്ത്രത്തിന്റെ ദൗർബല്യങ്ങൾ, ശാസ്ത്രത്തിന്റെ പോരായ്മകൾ അതും കൂടി മനസ്സിലാക്കിയിട്ടാണ് ശാസ്ത്രം ശാസിക്കുന്നത്. അതും ശാസ്ത്രത്തിൽ തന്നെയാണ് മനസ്സിലാക്കുന്നത്. ശാസ്ത്രത്തിനറിയാം എന്താണ് ഇതിന് ഇന്ന ഇന്ന പോരായ്മകളുണ്ട്, ഇതിന് ഇന്ന പരിമിതികളുണ്ട്. അത് വെളിപ്പെടുത്തുന്നതും കൂടെ, അത് വെളിപ്പെടുത്തുന്ന ആ ഭാഗം കൂടി ചേർന്നിട്ടാണ് അതിന് ശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പൊ ശാസ്ത്രത്തിന്റെ അനുശാസനത്തിൽ ഇതെല്ലാം ഉൾപ്പെടുന്നുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. യതി ജ്ഞാത്രാ വിജ്ഞേയ സംബന്ധോ ജ്ഞായേത, നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യത്തെ ഇവിടെ പറയുകയാണ്. ജ്ഞാതാവും ജ്ഞേയ സംബന്ധത്തെ അറിയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അന്യോ ജ്ഞാതാ കല്പിയസ്യാത്, അവിടെ മറ്റൊരു ജ്ഞാതാവിനെ കൽപ്പിക്കേണ്ടി വരും. തഥാപ്യന്യ തസ്യാപ്യന്യ ഇത്തി അനവസ്ഥ പരിഹാര്യം, ആനവസ്ഥ കൽപ്പന, ഒരിക്കലും അവസാനിക്കാത്ത ചിന്ത ഇങ്ങനെ പോവുക. അപ്പോൾ ആത്മബോധം എന്ന് പറയുന്നത് അതിങ്ങനെ മരണം വരെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. അങ്ങനെ ചിന്തിക്കുന്നത് എന്താണ്? അത് അനവസ്ഥയാണ്. അവിടെ ആത്മനിഷ്ഠയാണ് മുഖ്യം. ഇങ്ങനെ അവസാനിക്കാത്ത ചിന്തയല്ല, അതാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് അത്തരത്തിൽ ചിന്തിക്കാൻ പാടില്ല. മറിച്ചെന്താണ്? അവിദ്യ അതിൻ്റെ അതാണ്. അവിദ്യ വളർത്തുന്നതിന് വേണ്ടിയിട്ടല്ല ചിന്ത എന്നാണ്. യതി പുനര അവിദ്യാജ്ഞേയ അന്യത്വാജ്ഞേയം ജ്ഞേയമേവ തഥാ ജ്ഞാത അവിജ്ഞാത ജ്ഞേയം ഭവതി. ഇനി ഇവിടെ രണ്ടു കാര്യങ്ങളെ മനസ്സിലാക്കാവുള്ളൂ. വേറെ ഭാഷയിൽ പറയുന്നതാണ് ദൃക് ദൃശ്യ വിവേകം എന്ന് പറയും. അത് ആ വിഷയം തന്നെയാണ് ഇവിടെ പറയുന്നത്. അവിദ്യ ജ്ഞേയ അന്യത്വാജ്ഞേയം, ക്ഷേത്രമാണ് ഇവിടെ ജ്ഞേയമായിരിക്കുന്നത്, അല്ലെങ്കിൽ അവിദ്യയാണ് ജ്ഞേയമായിരിക്കുന്നത്, അല്ലെങ്കിൽ സുഖദുഃഖങ്ങൾ ആണ് ജ്ഞേയമായിരിക്കുന്നത്. അതിനെ സംബന്ധിച്ച് എന്താണ് ജ്ഞേയമേവ, അതിനെക്കുറിച്ച് മറ്റൊന്നും ധരിക്കേണ്ടതില്ല. ഇതെല്ലാം അറിവിൽ പ്രകാശിക്കുന്നവയാണ്. എന്നറിഞ്ഞാൽ മതി. അതിന് ജ്ഞേയമായിട്ട് അറിയുക എന്ന് പറഞ്ഞാൽ എന്താണോ, ഇതെല്ലാം അറിവിൽ പ്രകാശിക്കുന്നവയാണ്. ഇവിടെ ജഡമായ അറിവിൽ സൂര്യപ്രകാശത്തിനും മറ്റും ചക്ഷുരേന്ദ്രിയത്തിന് അനന്തമായ വിഷയങ്ങൾ പ്രകാശിക്കുന്ന പോലെ ആത്മപ്രകാശത്തിൽ സർവവും പ്രകാശിച്ചുകൊണ്ടേയിരിക്കും എന്നറിയുക. തഥാ ജ്ഞാത അഭിജ്ഞാതായവ എന്ന ജ്ഞേയം ഭവതി. ഇതിനെല്ലാം പ്രകാശിപ്പിക്കുന്ന അറിവോ അത് സ്വയം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. ആ അറിവിൽ ജ്ഞേയമായ ഒന്നും തന്നെ ഇല്ല, അവിദ്യയുമില്ല, അജ്ഞാനവുമില്ല. അവിദ്യ അല്ലെങ്കിൽ അജ്ഞാനം എന്ന് പറയുന്ന ഒന്നും ആ സ്വയം പ്രകാശിക്കുന്ന അറിവിലല്ല. അപ്പൊ താൻ സ്വയം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന അറിവാണ് തന്നിൽ, അല്ലെങ്കിൽ തന്നോട് യാതൊരു ബന്ധവുമില്ലാത്തവയാണ് തന്നിൽ ഇങ്ങനെ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളെല്ലാം. ഏറ്റവും സൂക്ഷ്മമായ അവിദ്യയായാലും അതിനും സ്ഥൂലമായിരിക്കുന്ന സുഖദുഃഖാദികളായാലും അതിനും സ്ഥൂലമായിരിക്കുന്ന ശരീരമായാലും എന്നുള്ള ഒരു ആന്തരികമായ വെളിപ്പെടൽ, അതാണ് ഇവിടെ ജ്ഞാനമെന്ന് പറയുന്നത്. അങ്ങനെ ഒരു ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാലോ യഥാ ജീവം അവിദ്യ ദുഃഖിത്വാദ്യജ്ഞാതോ ക്ഷേത്രജ്ഞസ്യ കിഞ്ചിത് ദുശ്യസ്തി. ഇത് മനസ്സിലാക്കുമ്പോഴാണ് ക്ഷേത്രജ്ഞം ചാപിമാം വിധി എന്ന് ഭഗവാൻ പറഞ്ഞതിന്റെ പൊരൾ ഗുരുവിന് പിടികിട്ടുന്നത്. യഥാ ചെയ്യും ഈ പറഞ്ഞ കാര്യങ്ങളെ ഇത്തരത്തിൽ ധരിച്ചു കഴിഞ്ഞാൽ അവിദ്യ ദുഃഖിത്വാദീഹി, നീ അവിദ്യാവാനാണ്, ദുഃഖിയാണ്, ഇങ്ങനെയൊക്കെയുള്ള ഭാവങ്ങൾ വരുന്നുണ്ടല്ലോ. ഇതൊന്നും കൊണ്ട് തന്നെ ഇന്ന് ജ്ഞാതുഹു ക്ഷേത്രജ്ഞസ്യ കിഞ്ചിത് ദുഷ്യതി, ഈ ജ്ഞാതാവായിരിക്കുന്ന ക്ഷേത്രജ്ഞനായിരിക്കുന്ന നിനക്ക് യാതൊരു ദോഷവും സംഭവിക്കുന്നില്ല എന്ന് ബോധ്യപ്പെടണമെന്നാണ്. പറഞ്ഞല്ലോ, പറഞ്ഞ് ബോധ്യപ്പെടുത്താനും ബോധ്യപ്പെടാനും പ്രയാസമുള്ള ഒരു കാര്യം. അപ്പൊ എങ്ങനെയൊക്കെ പറഞ്ഞാലും വിശദീകരിച്ചാലും ശ്രോതാവ് അവന്റെ സംസ്കാരമനുസരിച്ച് ദുർവ്യാഖ്യാനം ചെയ്തു കളയും. അവൻ സ്വയം ബുദ്ധിമാനാണെന്ന് കരുതിയിട്ട് അവൻ്റെതായ നിലയിൽ ചിന്തിച്ചു പോകും. ഇവിടുത്തെ ശ്രോതാവ് അങ്ങനെ ഇത്രയും സ്പഷ്ടമായി യാതൊരു സംശയത്തിനോട് കൊടുക്കാതെ വ്യക്തമായി ആ തത്വത്തെ പ്രതിപാദിച്ചിട്ടും, കാരണം പ്രകാശത്തിൽ ഇരുട്ടിന് സ്ഥാനമില്ല, അതുപോലെ തത്വത്തിൻ്റെ പ്രകാശത്തിൽ അതിന് വിപരീതമായി വരുന്ന സംശയ വിപര്യ അജ്ഞാനങ്ങൾക്കൊന്നും ഒരു സ്ഥാനമില്ല, അത് വരാൻ വഴിയില്ല. അത്രയും തെളിമയോടെയാണ് ഇവിടെ ഈ തത്വത്തെ ആചാര്യൻ പ്രകാശിപ്പിക്കുന്നത്. പക്ഷെ എന്നാലും ശ്രോതാവ് അവൻ്റെ സംസ്കാരമനുസരിച്ച് സംശയങ്ങളെല്ലാം വലിച്ചഴിച്ചു കൊണ്ടുവരികയാണ്. അവൻ സംശയിച്ചേ തീരൂ, സംശയിച്ചേരെ അവൻ അടങ്ങും എന്നുള്ള വാശിയാണ്. അതുകൊണ്ട് വീണ്ടും ചോദിക്കുന്നു, നിന്നു അയമേവ ദോഷ, ഇനിയുണ്ടല്ലോ ദോഷം എന്നുവെച്ചാൽ പറയുന്നതിനല്ല കേൾക്കുന്നതിനാണ് ദോഷം. എന്താണ് യദ്ദോഷവത് ക്ഷേത്ര വിജ്ഞാതൃത്വം, ഇതൊരു ദോഷമാണ്. ഇവിടെ അജ്ഞാനം നശിക്കുന്ന കാര്യമൊന്നും പറഞ്ഞു, അജ്ഞാനത്തെ ഭസ്മമാക്കി കളയുന്നു എന്നൊന്നും പറഞ്ഞില്ല. ഇവിടെ എങ്ങനെയാണ് തത്വത്തെ പറഞ്ഞത്? അജ്ഞാനത്തെ അറിയുന്നവനും അജ്ഞാനവുമായിട്ടൊരു ബന്ധവുമില്ല, അതവിടെ നിന്നോട്ടെ എന്നുള്ളൊരു നിലപാടാണ്. അല്ലെങ്കിൽ അങ്ങനെ നിൽക്കുന്നതാണ് അതിൻ്റെ നാശം, അതിൽ അപ്പുറം അതിന് നാശമില്ല. കാരണം ഉള്ളതായ ഒരു വസ്തുവിനെ നശിപ്പിക്കാൻ പറ്റും, തന്നില്ലാത്ത ഒന്നിനെ എങ്ങനെ നശിപ്പിക്കാൻ പറ്റും? അങ്ങനെ ഒരു കാഴ്ചപ്പാടാണ് ഇവിടെ ഭാഷകാരൻ അവതരിപ്പിക്കുന്നത്. ഇതിൽ തന്നെ പറയുന്നതാണ് ഭസ്മസാത്പുരദേവർജുന, വിറകിനെ അഗ്നി ജ്വലിപ്പിക്കുന്നത് പോലെ ഈ അജ്ഞാനത്തെ ജ്ഞാനം നശിപ്പിക്കുന്നു എന്ന് പറയും. പക്ഷെ ഇവിടെ ഭാഷകാരൻ ആ രീതിയിലല്ല അത് പറയുന്നു. വിറകയില്ലെങ്കിൽ പിന്നെ അഗ്നി എങ്ങനെ അതിനെ ജ്വലിപ്പിക്കും? അതുപോലെ അജ്ഞാനം തന്നിനില്ല, അതാണ് ബോധ്യപ്പെടേണ്ടത്. ഉണ്ടെങ്കിൽ അതിനെ നശിപ്പിക്കാം. അദൃശ്യമായിരിക്കുന്നു അല്ലെങ്കിൽ ന്യായമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ താല്പര്യം തന്നിലില്ലെന്നാണ്. തന്നിലില്ലാത്തതിനെ, തന്നെ ബാധിക്കാത്തതിനെ, തന്നെ ബന്ധിക്കാത്തതിനെ പിന്നെ താൻ നശിപ്പിക്കണം. പക്ഷെ അത് കേൾക്കുന്നവന് അതാണ് താല്പര്യം എന്നുള്ള മനസ്സിലാകുന്നില്ല. പറയുന്നു തനിക്ക് മനസ്സിലായില്ല എന്നല്ല, അങ്ങ് പറഞ്ഞൊരു ദോഷമുണ്ടെന്നാണ്. സാധാരണ ശിഷ്യന്മാരെല്ലാം ഗുരുക്കന്മാരോട് പറയുന്നത് ഇത് തന്നെയാണ്, ഗുരുവിന്റെ ഉപദേശം ശരിയല്ല, ഗുരുവിന്റെ ആചരണം ശരിയല്ല, ഗുരുവിന് ഇനിയും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ തരത്തിലാണ് എല്ലാവരും ചിന്തിക്കുന്നത്. അങ്ങനെയാണ് ഇവിടുത്തെ ശിഷ്യനും അത് തന്നെ പറയുന്നു, അയമേവ ദോഷ എന്ന് പറഞ്ഞാൽ ഇനിയും ദോഷങ്ങളുണ്ട്. എന്താണ് യദ്ദോഷവത് ക്ഷേത്രവിജ്ഞാതൃത്വം പറഞ്ഞല്ലോ, ദോഷവത്തായ ഈ ക്ഷേത്രത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അജ്ഞാനം സുഖദുഃഖങ്ങളെല്ലാം കൂടിച്ചേർന്നാണല്ലോ ഇവിടുത്തെ ക്ഷേത്രം. ആ ക്ഷേത്രത്തെ വീണ്ടും ഇവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അജ്ഞാനം തന്നിലില്ലെങ്കിലും തന്നിൽ നിന്ന് അന്യമായി നിൽക്കുന്ന അജ്ഞാനത്തെ താൻ തന്നെ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ദോഷത്തെ പ്രകാശിപ്പിക്കുന്ന ഒരു ദോഷമാണ് അറിയില്ലായ്മ, അല്ലെങ്കിൽ അജ്ഞാനത്തെ അറിയുന്നതും അറിയുന്നവന്റെ ഒരു ദോഷമാണല്ലോ എന്നാണ് പറയുന്നത്. ഇത് ചെയ്യുന്ന വിജ്ഞാന സ്വരൂപസീവ അവിക്രിയസ്യ വിജ്ഞാതൃത്വ ഉപചാര പറയുന്ന ഭാഷ കൊണ്ട് പറയുമ്പോൾ അങ്ങനെയൊക്കെ പറയാൻ പറ്റൂ. ആശയങ്ങളെ പകർത്തി കൊടുക്കാൻ പറ്റും, അനുഭവത്തെ ആർക്കും പകർത്താൻ ഒക്കത്തില്ല. ആശയങ്ങളെന്ന് പറയുന്നത് എന്താണ്? അനുഭവത്തോട് ചേർന്ന് നിൽക്കുന്നതാണ്. എന്നാൽ അത് അനുഭവത്തെ സംക്രമിപ്പിക്കാൻ ഉതകുന്നതാണ്. പക്ഷേ അനുഭവത്തെ അതേപടി ഇവിടത്ത് നിന്നെടുത്ത് മാറ്റി, ഗുരുവിൽ നിന്നെടുത്ത് മാറ്റി ശിഷ്യന് വയ്ക്കാൻ ഒരാശയത്തിന്. ആശയങ്ങളെന്ന് പറയുന്നത് എന്താണ്? കേവലം ചിന്താ ശകലങ്ങളാണ്, അതിന് അതിനുള്ള പ്രാപ്തിയില്ല. അതുകൊണ്ട് ഊഹാപോഹ വിചക്ഷണായിരിക്കുന്ന ആ ശിഷ്യൻ ശ്രോതാവ് അതിനെ അതിൻ്റെ തനിമയിൽ തന്നെ ഗ്രഹിക്കണം. ഭാഷയിൽ ഏതാണോ ഗുരു വിവക്ഷിതമായിരിക്കുന്ന ഭാഗങ്ങളുള്ളത്, ഗുരു വിവക്ഷിക്കുന്ന ഭാഗങ്ങൾ അല്ലെങ്കിൽ ഗുരുവിനാൽ വിവക്ഷിതമായിരിക്കുന്ന ഭാഗങ്ങൾ, അതിനെ തന്നെ പഠിക്കണം. പക്ഷെ ഭാഷയിൽ അങ്ങനെ അല്ലാത്ത ഭാഗങ്ങളും കടന്നു വരും. കാരണം എന്തുകൊണ്ട്? ഭാഷയെന്ന് പറയുന്നത് അതൊരു വാഹക വസ്തുവാണ്. അതായത് ജലത്തെ നമുക്ക് സ്വീകരിക്കണമെങ്കിൽ ഒരു ഉപാധി വേണം, പാത്രം. പാത്രത്തെ കൂടാതെ ജലത്തെ സ്വീകരിക്കാൻ പറ്റത്തില്ല. എന്തെങ്കിലും ഒരു ഉപാധി വേണം, അല്ലെങ്കിൽ കൈ വേണം, എന്നാലും ജലത്തെ നമുക്ക് സ്വീകരിക്കാനും ഉപയോഗിക്കാനും പറ്റും. അതുപോലെ ആശയത്തെ സ്വീകരിക്കുന്നതിനുള്ള കേവലം ഒരു ഉപായമാണ് ശാസ്ത്രം, അല്ലെങ്കിൽ ഭാഷ. ശാസ്ത്രം തന്നെ ഭാഷ. അപ്പൊ ആ ഭാഷയ്ക്കുള്ള പോരായ്മകളെ പരിമിതികളെ കൂടി ഇതിനോടൊപ്പം സ്വീകരിക്കരുത്, അതിനെ വിട്ടുകളയും. അതിനെ വിട്ടിട്ട് വേണം അതിൽ നിന്നുള്ള സാരാംശത്തെ ഗ്രഹിക്കേണ്ട, അതിനാണ് തത്വം എന്ന് പറയുന്നത്. അപ്പോ ശിഷ്യൻ എപ്പോഴും എന്തായിരിക്കണം? തത്വഗ്രാഹിയായിരിക്കണം, അതത്വഗ്രാഹിയാകരുത്. അപ്പൊ ശാസ്ത്രത്തിന്റെ ഉപദേശത്തിൽ വരുന്ന അതത്വം എന്ന് പറയുന്നത് എന്താണ്? അതെല്ലാം ഭാഷയുടെ പരിമിതികളും അതിന്റെ പോരായ്മകളുമാണ്. ആ തത്വത്തെ ഗ്രഹിക്കുമ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞത്? ഗുരുപദേശം എന്താണ്? അജ്ഞാതാവ് എന്നുള്ള ശബ്ദം ഉപയോഗിച്ചാണ് പറഞ്ഞത്. ജ്ഞാതാവുമായിട്ട് ജ്ഞേയത്തിന് സംബന്ധമില്ല, ജ്ഞാതാവിൽ ജ്ഞേയമില്ല, ജ്ഞാതാവിനും ജ്ഞേയവുമായിട്ട് ഒരു ബന്ധവുമില്ല എന്നെല്ലാം പറയുമ്പം, ജ്ഞാതാവ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം തിരിക്കും? ശിഷ്യൻ അറിയുന്നവൻ. അറിയുക എന്ന് പറയുന്നത് എന്താണ്? അതൊരു വ്യാപാരമാണ്, ഒരു പ്രവൃത്തിയാണ്, ഒരു ക്രിയയാണ്. അപ്പൊ അറിയുക എന്ന് പറയുന്ന ഒരു ക്രിയ, ആ ഒരു പ്രവൃത്തിയോടുകൂടിയിരിക്കുന്ന ഒന്ന്, അതാണ് ജ്ഞാതാവ് അല്ലെങ്കിൽ അറിയുന്നവൻ അല്ലെങ്കിൽ അറിവ് എന്ന് ധരിക്കും. അറിയുക എന്ന് പറയുന്ന ആ ഒരു പ്രവർത്തനം അറിവിൽ നടക്കുന്നുണ്ടെന്ന് ധരിക്കും. അപ്പോൾ അവിടെ ഒരു വിഷയമുണ്ട്, എന്താണ്? അജ്ഞാനം, സുഖം, ദുഃഖം തുടങ്ങിയ കാര്യങ്ങൾ. അപ്പോൾ ഈ അറിവ്, അറിയുക എന്ന് പറയുന്ന ഒരു പ്രവൃത്തിയിലൂടെ അജ്ഞാനം, സുഖം, ദുഃഖങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നു എന്ന് വരുന്നു. അങ്ങനെയാണ് ഇയാൾ ധരിച്ചത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ ആ അറിവിന് തന്നെ നിന്ന് അന്യമായുള്ള സുഖദുഃഖാദികളുമായിട്ടൊരു ബന്ധം വന്നു കഴിഞ്ഞാൽ അത് ആ അറിവിന്റെ പൂർണ്ണതയെ വഞ്ചിക്കുന്നതാണ്, അത് അറിവിന് ന്യൂനതയുണ്ടാക്കുന്നതാണ്. അപ്പോൾ അത് അറിവിന് അതൊരു പോരായ്മയാണ്. അതുകൊണ്ട് എന്താണ്? ജ്ഞേയമായിരിക്കുന്ന അവിദ്യയെ, ദുഃഖത്തെ എല്ലാം ജ്ഞാതാവ് അറിയുന്നു എന്ന് പറഞ്ഞാലും, അത് ജ്ഞാതാവിലില്ല, ജ്ഞാതാവുമായിട്ടൊരു ബന്ധമില്ല, അതിനറിയുന്നു എന്ന് പറഞ്ഞാലും എന്താണ്? അതൊരു ദോഷമാണല്ലോ എന്നാണ് ചോദിക്കുന്നത്. ഞാൻ പറയുന്നു, അങ്ങനെ അറിയുന്നൊന്നുമില്ല. അറിയുക എന്ന് പറയുന്നത് അറിവിൽ നടക്കുന്ന ഒരു വ്യാപാരം, ഒരു ക്രിയ, ഒരു പ്രവൃത്തിയല്ല. എന്താണ് വിജ്ഞാന സ്വരൂപ സീവ അവിക്രിയസ്? അറിവെന്താണ്? അറിവിനെ ഒരു തരത്തിലും നമുക്ക് വ്യാഖ്യാനിക്കാൻ ഒക്കത്തില്ല. അറിവിൽ അറിയുക എന്ന് പറയുന്ന ഒരു ധർമ്മമോ അറിയുക എന്ന് പറയുന്ന ഒരു പ്രവൃത്തിയോ നടക്കാതെ തന്നെ അത് അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അനുവിനെ ഇങ്ങനെ പറയാൻ പറ്റും, എന്താണ്? അറിവ് സ്വസ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു, ഒരു തരത്തിലുള്ള വ്യാപാരങ്ങളും പ്രവൃത്തികളും നടക്കാതെ അവിക്രിയസ്യ വികാരരഹിതനായി. നമ്മൾ ബുദ്ധി കൊണ്ടറിയുന്ന പ്രാപഞ്ചികമായ വിഷയങ്ങളിലുള്ള ഒരു തരത്തിലുള്ള പ്രവർത്തനങ്ങളും വികാരങ്ങളും ഒന്നുമില്ലാത്ത ഒന്നാണ് ബുദ്ധിയും പ്രകാശിപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ അറിവ്. പ്രകാശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വ്യാപാരം, ക്രിയ, പ്രവർത്തനം നടക്കുന്നു എന്ന് ധരിക്കരുത്. എന്നാലും അറിയുന്നു എന്നുള്ള ക്രിയാശബ്ദം കൊണ്ട് അതിനെ ബോധിപ്പിക്കാൻ പറ്റും. അറിയുക എന്ന് പറയുന്നത് ക്രിയാശബ്ദമാണ്. അതാണ് വിജ്ഞാതൃത്വോപചാര. അറിയുന്നു എന്ന് അല്ലെങ്കിൽ അറിയുന്നവനെന്ന് ഗൌണമായ അർത്ഥത്തിൽ പറയുന്നതാണ്, മുഖ്യമായ അർത്ഥത്തിലല്ല പറയുന്നത്. അതുകൊണ്ടാണ് അറിയുന്നു എന്ന് പറയുന്നതിന് പലയിടത്തും പ്രകാശിക്കുന്നു എന്നും മറ്റും പറയുന്നു. അതിൽ ഒരു തരത്തിലുള്ള പ്രവർത്തനങ്ങളും നടക്കുന്നില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് എന്ത് സ്വയം പ്രകാശിക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ജ്ഞാതാവ് സ്വയം പ്രകാശിച്ചുകൊണ്ട് നിൽക്കുന്നു. ആ പ്രകാശം എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള ഒരു പ്രവർത്തനമല്ല, മനസ്സിന്റെയോ ചിന്തയുടെയോ ബുദ്ധിയുടെയോ ഒന്നും വ്യാപാരമല്ല. ആ പ്രകാശത്തിൽ അവിദ്യയും സുഖദുഃഖാദികളുമെല്ലാം നിൽക്കുന്നു. അത് ഒരു തരത്തിലും അറിവിന്റെ ആ സ്വയം പ്രകാശ അതിന്റെ ആ ശോഭയെ കെടുത്തുന്നതല്ല. അതാണ് ഇവിടെ ഗുരു പറയാൻ ഉദ്ദേശിച്ചതെന്നാണ് പറയുന്നത്. വിജ്ഞാന സ്വരൂപസൈവ വിക്രിയസ്യ വിജ്ഞാതൃത്വ ഉപചാര എന്ന് പറഞ്ഞ് ആത്മാവിന്റെ സ്വരൂപസ്ഥിതിയെ ഇവിടെ വെളിപ്പെടുത്തുകയാണ്. ശാന്തി ശാന്തി ശാന്തി ഓം ശ്രീ ഗുരു.